ഗീത അധ്യായം 18 ശ്ലോകം 66. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാശുച. കർമ്മയോഗനിഷ്ഠായഃ പരമരഹസ്യം ഈശ്വരശരണതാം വസംഹൃത്യ അധീതാനീ കർമ്മയോഗനിഷ്ഠാഫലം സമ്യക് ദർശനം സർവവേദാന്തസാരവിഹിതം വക്തവ്യം ഇത്യാഹ. ഭാഷ്യകാരൻ പറയുന്നത്, മുമ്പ് മുഖ്യാത്മുഖ്യതരം രഹസ്യം എന്നെല്ലാം പറഞ്ഞത് കർമ്മനിഷ്ഠയെ സംബന്ധിച്ചുള്ള രഹസ്യം. മന്മനാഭവ മദ്ഭക്തോ മദ്യാജി എന്നെല്ലാം കർമ്മയോഗത്തെ സംബന്ധിച്ച കാര്യങ്ങളാണ് പറഞ്ഞത്. അന്ന് കർമ്മയോഗനിഷ്ഠായ പരമരഹസ്യം ഈശ്വരശരണത, ഈശ്വര ശരണാഗതിയെ കുറിച്ച് അവിടെ പറഞ്ഞു. ഇതാനീം ഇവിടെ ഈ ശ്ലോകത്തിൽ കർമ്മയോഗനിഷ്ഠാഫലം സമ്യക് ദർശനം, കർമ്മയോഗനിഷ്ഠയുടെ ഫലമായ സമ്യക് ദർശനം, സർവവേദാന്ത സാരം, സർവവേദാന്തത്തിന്റെയും സാരം, ഉപനിഷത് സാരം, അതാണ് സമ്യക് ദർശനം, അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പരിത്യാഗത്തെ കുറിച്ച് പറഞ്ഞു. ഭാഷ്യകാരന്റെ ആശയമനുസരിച്ച് സർവധർമ്മ പരിത്യാഗം എന്ന് പറയുമ്പോൾ സർവകർമ്മ സന്യാസം. ആ സർവകർമ്മ സന്യാസം എന്ന് പറയുന്നത് കർമ്മയോഗ നിഷ്ഠയുടെ ഫലമാണ്. ഇവിടെ സർവകർമ്മ സന്യാസത്തിൽ കർമ്മങ്ങളെ പൂർണ്ണമായും ബാഹ്യമായി തന്നെ ത്യജിക്കുന്നു. അങ്ങനെ ത്യജിക്കുന്നതാണ് കർമ്മയോഗത്തിന്റെ ഫലമായി വരുന്ന അജ്ഞാനനിഷ്ഠ. സർവകർമ്മ സന്യാസപൂർവകമായ ജ്ഞാനനിഷ്ഠയെക്കുറിച്ച് ഇവിടെ പറയുന്നു എന്നാണ്. അതാണ് അദ്വൈത മതമനുസരിച്ചുള്ള വ്യാഖ്യാനം. ആ രീതിയിലാണ് ഇവിടെ പറയുന്നത്. സർവേ സർവധർമാൻ സർവേ ചത്തെ ധർമാശ്ച സർവധർമ്മഹത്താൻ, സർവധർമ്മങ്ങളെയും നടത്തും. സർവം എന്നതിന് പ്രത്യേകിച്ച് പറഞ്ഞു. അത് പറയുന്നു ധർമ്മശബ്ദേനാത്ര അധർമ്മോപി ഗൃഹീതേ നൈഷ്ക്രമ്യസ്യ ഉപക്ഷിതത്വ. സർവധർമ്മങ്ങളെയും പരിത്യജിക്കുക എന്ന് പറഞ്ഞാൽ അധർമ്മം, അതിനെ സംബന്ധിച്ച് എന്താണ്? അതുകൊണ്ട് ഭാഷകാരനും പറയുന്നു ധർമ്മം എന്ന് പറഞ്ഞാൽ അധർമ്മത്തെ സ്വീകരിക്കുന്നു. അപ്പം ധർമാധർമ്മങ്ങളെല്ലാം പരിത്യജിച്ചിട്ട് എന്തുകൊണ്ട് നൈഷ്കർമ്മ്യസ്യ വിവക്ഷിതത്വ? നൈഷ്കർമ്മ്യ സിദ്ധിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നൈഷ്കർമ്മ്യത്തെക്കുറിച്ച് മുമ്പും പറഞ്ഞിട്ടുണ്ട്. ആ നൈഷ്കർമ്മ്യം എന്ന് പറയുമ്പോൾ അവിടെ ഒരു തരത്തിലുള്ള കർമ്മവും പാടില്ല, സത്കർമ്മവും അസത്കർമ്മവും പാടില്ല. അതുകൊണ്ട് സർവകർമ്മങ്ങളെയും ത്യജിച്ചിട്ട് അതിന് ശ്രുതി പറയുന്നുണ്ട്. എന്താണ്? നാ അവിരതോ ദുശ്ചരിത ത്യജ ധർമ്മം അധർമ്മം ച ഇത്യാദി ശ്രുതി സ്മൃതി, ശ്രുതി സ്മൃതികളിൽ പറയുന്നുണ്ട്. ദുരാചാരത്തിൽ നിന്ന് പിന്മാറാത്തവന് മോക്ഷമില്ല എന്ന് പറയുന്നുണ്ട്. ത്യജ ധർമ്മം അധർമ്മം ച മഹാഭാരതത്തിലും മറ്റും പറയുന്നു. ധർമ്മത്തെ ത്യജിച്ചാൽ പോരാ, അധർമ്മത്തെയും ത്യജിക്കണം, രണ്ടും ഉപേക്ഷിക്കണം. അല്ലെങ്കിൽ അധർമ്മത്തെ ത്യജിച്ചാൽ പോരാ, ധർമ്മത്തെയും ഉപേക്ഷിക്കണം. ഈ രീതിയിൽ ആവർത്തിച്ച് പല ഭാഗങ്ങളിലും പറയുന്നതുകൊണ്ട് സർവധർമ്മങ്ങളെയും സർവാധർമ്മങ്ങളെയും എന്ന അർത്ഥത്തെ ഗ്രഹിക്കണം. അങ്ങനെ പരിത്യജിച്ചിട്ട് പൂർണമായും പരിത്യാഗം എന്ന് പറയുമ്പോൾ പൂർണമായ ത്യാഗം. മാമേകം സർവാത്മാനം സമം സർവഭൂതത്വം ഈശ്വരം അച്യുതം ശരണം വ്രജ എന്നാണ്. മാം മാ എന്നെ, മാം ഏകം എന്നെ തന്നെ, എന്നെ തന്നെ എന്ന് ഉറപ്പിക്കാനാണ് ഏകം എന്ന് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ സർവാത്മാനൻ സർവാത്മാവായിരിക്കുന്നവൻ, സമം സർവത്ര ഏകരൂപത്തിലിരിക്കുന്നവൻ, സർവഭൂതസ്ഥം സർവപ്രാണികളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ ഈശ്വരൻ, സർവത്തെയും ഭരിക്കുന്നവൻ അച്യുതൻ നാശരഹിതൻ, ഗർഭ ജന്മ ജരാമരണ വിവർജിതം, ഗർഭവാസം തുടർന്ന് ജന്മം, ജരാ വാർദ്ധക്യം മരണം ഇവയൊന്നുമില്ലാത്തവൻ, ജീവന്മാർക്കുള്ളതുപോലെയുള്ള ജന്മാതിവികാരങ്ങളൊന്നും ഇല്ലാത്തവൻ, അഹം ഏവ അത് ഞാൻ തന്നെയാണ്, ഇത്യേവം ഏകം ശരണം വ്രജ. ആ ഈശ്വര ശരണാഗതി എന്നിവിടെ പറയുന്നത് എങ്ങനെയാകും? അത് ഇവിടെ അദ്വൈത മതമനുസരിച്ച് പറയുന്നു, ഈശ്വരനെ ശരണം പ്രാപിക്കുക. ആ ഈശ്വരൻ അഹമേവ ഞാൻ തന്നെ, ഈശ്വരൻ ഞാൻ തന്നെ എന്ന് കരുതുന്നതാണ് ശരണാഗതി എന്നാണ്. അഹമേവ ഞാൻ തന്നെ എന്ന് കരുതണം. ഇത്യേവമേകം ശരണം പ്രജ എന്നിങ്ങനെ ആ ഏകനായിരിക്കുന്ന ഈശ്വരനെ ശരണം പ്രാപിക്കുക. ഭക്തിയുടെ ഭാഷയിൽ പറയുമ്പോൾ ഇതല്ല, അല്ലെങ്കിൽ ദ്വൈതത്തിന്റെ ഭാഷയിൽ പറയുമ്പോൾ ശരണാഗതി ഇങ്ങനെയല്ല. പക്ഷെ ഇവിടെ ഭാഷകാരൻ അദ്വൈതി ആയതുകൊണ്ട് അദ്വൈതിയുടെ ഭാഷയിൽ പറയണം എന്താണ് ശരണാഗതി എന്ന് പറഞ്ഞാൽ. ആ സർവാന്തര്യാമിയായിരിക്കുന്ന ഈശ്വരൻ ഞാൻ തന്നെ എന്ന് കരുതുക, എന്നറിയുക എന്നറിയുക, അല്ലെങ്കിൽ ആ നിഷ്ഠയിൽ തുടരുക, അതാണ് ശരണാഗതി. അത് വിശദീകരിക്കുന്നു, ന മത്തോ അന്യത് അസ്ഥി അവധാരയ, മത്ത എന്നിൽ നിന്നും അന്യതസ്ഥി അന്യമായ ഒന്നുമില്ല, ഇത്യവധാരയ എന്ന് നിശ്ചയിക്കുക, ദൃഢമായി തന്റെ അന്ധകരണത്തിൽ ഉറപ്പിക്കുക. ഇതിനെ തന്നെ ജ്ഞാനനിഷ്ഠ എന്ന് പറയുന്നു. അപ്പൊ ശരണാഗതി എന്ന് പറയുന്ന ഇവിടെ ജ്ഞാനനിഷ്ഠയെന്നാണ് അദ്വൈതിയായ ഭാഷകാരൻ വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാലോ, അഹം ത്വാ ത്വാം ഏവം നിശ്ചിത ബുദ്ധിം സർവപാപേഭ്യ സർവധർമാധർമ്മ ബന്ധനരൂപേഭ്യോ മോക്ഷയിഷ്യാമി സ്വാത്മഭാവ പ്രകാശീകരണേന. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അഹമേവ ഞാൻ തന്നെയാണ് സർവാന്തര്യാമിയായിരിക്കുന്ന ഭഗവാൻ എന്ന് ധരിക്കുന്ന നിന്നെ പറയുന്നു, ഞാൻ ത്വാ ത്വാം നിന്നെ ഏവം നിശ്ചിത ബുദ്ധിം, ഇതൊരു നിശ്ചിതമായ ബുദ്ധിയാണ്, ആന്തരികമായ ധാരണയാണ് ഭാഷകാരൻ പറയുന്നു. ഞാൻ തന്നെയാണ് ഏകനായിരിക്കുന്ന സർവാന്തര്യാമിയായിരിക്കുന്ന ഈശ്വരൻ എന്നുള്ള ധാരണ, ഇതാണ് നിശ്ചിത ബുദ്ധി എന്ന് പറയുന്നു. അങ്ങനെ ധാരണയുള്ളവനെ സർവപാപേഭ്യ സർവധർമാധർമ്മ ബന്ധനരൂപേഭ്യോ സർവപാപങ്ങളിൽ നിന്ന്, പാപം എന്ന് പറയുന്നത് ധർമ്മ അധർമ്മ ബന്ധനം, ധർമ്മത്തിന്റെ ബന്ധനം പുണ്യം, അധർമ്മത്തിന്റെ ബന്ധനം പാപം, ആ ധർമാധർമ്മ ബന്ധനങ്ങളിൽ നിന്നും ഞാൻ മോക്ഷയിഷ്യാമി മോചിപ്പിക്കാം. നേരത്തെ പറഞ്ഞല്ലോ, പ്രതിജ്ഞ ചെയ്തല്ലോ, അതുപോലെ വീണ്ടും ഇവിടെ പ്രതിജ്ഞ ചെയ്യുകയാണ്, ഞാൻ നിന്നെ സർവപാപങ്ങളിൽ നിന്നും മോചിപ്പിക്കാം. എങ്ങനെ മോചിപ്പിക്കുന്നു? അതും അദ്വൈത മതമനുസരിച്ച് പറയുന്നു, സ്വാത്മഭാവ പ്രകാശീകരണേന, സ്വാത്മഭാവത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഒരുവൻ അങ്ങനെ നിശ്ചയിക്കുന്നു, ഞാൻ തന്നെയാണ് സർവാന്തര്യാമിയായ ഭഗവാൻ എന്ന് നിശ്ചയിച്ചാലും അവനത് സ്വയം അനുഭവപ്പെടണമല്ലോ. അങ്ങനെ അനുഭവപ്പെടണമെങ്കിൽ ഈശ്വരന്റെ സഹായം വേണം, ഈശ്വര അനുഗ്രഹ രൂപത്തിലുള്ള സഹായം വേണം. അതാണ് സ്വാത്മഭാവത്തെ, തന്റെ തന്നെ സ്വരൂപത്തെ പ്രകാശീകരണേന, പ്രകാശിപ്പിച്ചുകൊണ്ട് പ്രകടമാക്കിക്കൊണ്ട് ഒരു ജീവന് സ്വാത്മഭാവത്തെ അല്ലെങ്കിൽ ഈശ്വര തത്വത്തെ പ്രകടമാക്കുന്നത് ഈശ്വരൻ തന്നെ എന്ന് മറ്റു പല ഭാഗങ്ങളും പറയുന്നു. അത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഭാഷ്യകാരൻ പറയുന്നത്. അങ്ങനെ കരുതുന്നവന് ഈശ്വരൻ അവന്റെ ആത്മ യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്തുന്നു. ഉക്തം ച, അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് 10-ാം അധ്യായത്തിൽ. എന്താണ്? നാശയാമി ആത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭസ്വത. ജ്ഞാനദീപം കൊണ്ട് നിന്നിലിരിക്കുന്ന അജ്ഞാനത്തെ നശിപ്പിച്ച് ഞാൻ നിനക്ക് നിന്റെ യഥാർത്ഥ സ്വരൂപത്തെ വെളിപ്പെടുത്തും എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതി അതോ മാശുച ശോകം മാ കാർഷി. അതുകൊണ്ടെന്താണ് മാശുച, ദുഃഖിക്കരുത്. ശോകം മാ കാർഷി, ദുഃഖിക്കരുത്. മാശുച അതിന്റെ അർത്ഥം പറയും. ഇതാണ് ഭാഷ്യകാരന്റെ ഭാഷ്യത്തിന്റെ സാരം. ഇത്രയും ഭാഗമാണ്. ഇനി തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ പ്രധാനമായും വരുന്നത് ഈ ശ്ലോകത്തിന്റെ മുൻ വ്യാഖ്യാതാക്കളുടെ അഭിപ്രായങ്ങളെ കുറിച്ചുള്ള ചർച്ചയാണ്. കാരണം ഇത് ഗീതയിലെ അവസാനത്തെ ഭാഗത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകമാണ്. സ്വാഭാവികമായിട്ടും എല്ലാവരും ഇതിന് വളരെ പ്രാധാന്യം കൊടുത്ത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഓരോ വ്യാഖ്യാതാക്കളും അവരവരുടെ സിദ്ധാന്തത്തെ ഉറപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഈ ശ്ലോകത്തെയാണ്. അതുകൊണ്ട് മുമ്പ് വന്ന വ്യാഖ്യാനങ്ങളെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് തുടർന്നു വരുന്ന ഭാഗങ്ങൾ. അതിൽ ഇന്നത്തെ കാലത്ത് പ്രസക്തമായതും പ്രസക്തമല്ലാത്തതുമുണ്ട്. പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്ന് നമുക്ക് അപ്രധാനമെന്ന് കരുതാവുന്ന ഭാഗങ്ങളുമുണ്ട്. അത് വിശദമായൊരു ചർച്ചയാണ്. എന്നാൽ ഇവിടെ അദ്വൈത മതമനുസരിച്ച് പ്രധാനമായി പറയേണ്ട കാര്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, സർവധർമ്മ പരിത്യാഗം എന്ന് പറഞ്ഞാൽ അതാണ് ഇവിടെ പറയുന്ന ഒരു പ്രധാന ആശയം. സർവകർമ്മങ്ങളുടെയും പൂർണമായ ത്യാഗം. പൂർണമായ ത്യാഗം എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് ത്യജിച്ചാൽ പോരാ, ബാഹ്യമായി തന്നെയുള്ള ത്യാഗം. ഒന്ന്, ഈശ്വരന്റെ ശരണം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ സർവാന്തര്യാമിയായിരിക്കുന്ന ഈശ്വരൻ താൻ തന്നെ എന്നറിയുക. അത് അടുത്ത കാര്യം. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവനെ മോചിപ്പിക്കുന്നു. പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരൻ അങ്ങനെ അറിയുന്നവനെ, അങ്ങനെ ധരിക്കുന്നവനെ, അല്ലെങ്കിൽ അങ്ങനെ നിശ്ചയിക്കുന്നവന് അവന്റെ ആത്മഭാവത്തെ പ്രകാശിപ്പിക്കുന്നു. ഇതാണ് അടുത്തത്. അതുകൊണ്ട് നീ ദുഃഖിക്കേണ്ട കാര്യമില്ല. ഇവിടെ പാപമോചനത്തെക്കുറിച്ച് പറയാൻ എന്താണ് കാരണം? പാപമേവ ആശ്രയേ തസ്മാ ഭക്തിദാൻ ആദതായിന എന്ന് മുമ്പ് പറഞ്ഞു. 1-ാം അധ്യായത്തിൽ മുമ്പ് നമ്മൾ പറഞ്ഞു, ആദ്യം അർജുനൻ ഉന്നയിച്ച ഓരോ പ്രശ്നങ്ങൾക്ക് സമാധാനം പറയുകയാണ്. അർജുനന് ഈ പാപബോധം വളരെ കലശലായി പിടികൂടിയിട്ടുണ്ട്. ആ പാപബോധം കൊണ്ടാണ് അർജുനൻ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയുന്നതും സന്യസിക്കാൻ വരുമ്പെടുന്നതും. അപ്പോൾ അതിന് ഇത്രയും ഉപദേശങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞെങ്കിലും, അല്ലെങ്കിൽ ഗീത നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ടുകഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ തോന്നും, എന്താണോ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പരമാർത്ഥം ഇതാണ്, ആത്മാവ് സത്യമാണ്, അങ്ങനെയൊക്കെയാണെങ്കിലും ഹിംസ ഇല്ലേ ഇതിനകത്ത്? യുദ്ധത്തിൽ ഹിംസയില്ലേ? അർജുനനെ കൊണ്ട് ഹിംസ ചെയ്യിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പാപം ഉണ്ടാകത്തില്ലേ? ഹിംസ പാപമല്ല എന്നിങ്ങനെ പറയാൻ പറ്റും? ഏത് അറിവോടുകൂടി ചെയ്താലും ശരി, എന്ത് ആധ്യാത്മികമായ ഭാവത്തോടുകൂടി ചെയ്താലും കൊല്ലുക എന്ന് പറയുന്നത് നല്ല കാര്യമാണെന്ന് ആർക്കും തോന്നത്തില്ല. അപ്പൊ ഇവിടെ ആത്യന്തികമായിട്ട് പറയുന്നത് കൊല്ലാൻ തന്നെ. യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ കൊല്ലാതെ യുദ്ധം ചെയ്യാൻ സാധ്യമല്ല, യുദ്ധം ചെയ്യാൻ തന്നെയാണ് ആവശ്യപ്പെടുന്നത്. അപ്പൊ അവിടെ കൊല്ലേണ്ടി വരുന്നു. കൊല്ലുക ഹിംസയാണ്, ഹിംസ പാപത്തെ ഉണ്ടാക്കും. അപ്പോൾ ഇക്കാര്യം അർജുനന്റെ മനസ്സിനും വന്നു, കൊല്ലുന്നത് പാപമാണ്, അതുകൊണ്ട് ഇവർ ശിഷ്ടന്മാരായാലും ശരി ദുഷ്ടന്മാരായാലും ശരി കൗരവന്മാരെ കുറിച്ച് ആദതായികളെന്ന് പറയുന്നു, കാരണം അവർ വളരെ ദോഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കൂടിയും കൊല്ലുന്നത് പാപമാണ്, പ്രത്യേകിച്ചും ബന്ധുവധം, അത് വലിയ പാപമാണ്. ഒരു കേവല ശത്രുക്കളായിക്കൊണ്ട് കൊല്ലാനൊന്നും വരുത്തിയില്ല. മുമ്പ് യുദ്ധം ചെയ്തപ്പോഴും അവർക്കെതിരായിട്ട് കൊന്നിട്ടില്ല, ഇപ്പൊ കൊല്ലേണ്ടി വരുന്നു. അതിൽ നിന്നുണ്ടാകുന്ന ആ പാപബോധം അത് ന്യായമാണ്. ധർമ്മ അധർമ്മ വിചാരമുള്ളവർക്ക് ഹിംസ പാപത്തെ ഉണ്ടാക്കത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അർജുനൻ നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, ചിന്തിക്കുന്നത് ധർമാധർമ്മത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ടാണ്. ധർമാധർമ്മത്തിന്റെ തലത്തിൽ ധർമാധർമ്മത്തിന്റെ ഫലമായ പുണ്യപാപങ്ങളെ ഒഴിവാക്കിയിട്ട് ചിന്തിക്കാൻ പറ്റത്തില്ല. സ്വാഭാവികമായിട്ടും ഹിംസയ്ക്ക് പാപമുണ്ട് എന്നുള്ളതാണ്. അത് ഗീതയെല്ലാം പഠിച്ചു കഴിഞ്ഞാലും തോന്നും. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഹിംസയുണ്ടെങ്കിൽ അവിടെ പാപമില്ലേ എന്ന് തോന്നും. അതിന് ഇവിടെ സമാനം പറയുകയാണ്. ഇവിടെ ഭഗവാൻ വാഗ്ദാനം ചെയ്യുന്ന എന്താണോ, പാപമോചനം. പാപമോചനത്തെ വാഗ്ദാനം ചെയ്യുന്നു. ഈ യുദ്ധത്തിൽ നിന്ന് ഹിംസയിൽ നിന്ന് പാപമുണ്ടാകുമോ അല്ലെങ്കിൽ പാപമുണ്ടാകത്തില്ലയോ, അത്തരം കാര്യങ്ങളെ കുറിച്ചല്ല ഇവിടെ ചർച്ച ചെയ്യുന്നു. പക്ഷേ പാപത്തിൽ നിന്ന് മോചനം സംഭവിക്കുക എന്ന് പറയുകയാണ്. പാപത്തിൽ നിന്ന് മോചനം രണ്ടു തരത്തിൽ സംഭവിക്കുക. ഒന്നുകിൽ ആ പ്രവൃത്തിയിൽ നിന്ന് പാപം ഉണ്ടാകാതെ ഇരുന്നാലും പാപമോചനം സംഭവിക്കും, അല്ലെങ്കിൽ പാപം ഉണ്ടാകുന്നു, ആ പാപം തന്നെ ബാധിക്കാതിരുന്നാലും, അതായത് ആ പാപം ഫലം കൊടുക്കാതിരുന്നാലും പാപമോചനം സംഭവിക്കും. രണ്ടു തരത്തിലായാലും ശരി, ഇവിടെ ഭഗവാൻ പറയുന്ന എന്താണ്, ഞാൻ നിന്നെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കാം എന്നാണ്. അപ്പോൾ മറ്റ് അദ്വൈതികളല്ലാത്ത വ്യാഖ്യാതാക്കൾ ഇതിനാണ് ഊന്നൽ കൊടുക്കുന്നത്. ഇവിടെ അർജുനോട് നീ പാപങ്ങളിൽ നിന്ന് മോചിതനാകുമെന്നല്ല പറയുന്നു, അങ്ങനെ പല ഭാഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ, നിന്നെ പാപപുണ്യങ്ങൾ സ്പർശിക്കത്തില്ല, അങ്ങനെ പറയുന്നുണ്ട്. ആത്മാവിന്റെ സ്വരൂപത്തെക്കുറിച്ച് പറയുമ്പോൾ പറയും എന്താണ്, ആത്മാവിനെ ധർമാധർമ്മങ്ങൾ ബാധിക്കില്ല, പാപപുണ്യങ്ങൾ ബാധിക്കില്ല, ആത്മബോധമുള്ളവനെ അത് ബാധിക്കത്തില്ല. അത് പ്രത്യേകിച്ച് ആരെങ്കിലും പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് കൊണ്ടല്ല, സ്വയം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നുകൊണ്ടാണ്. പക്ഷെ ഇവിടെ അർജുനൻ എന്ന് പറയുന്ന അധികാരിയോട് ഇവിടെ അവസാനം വന്നപ്പോൾ പറയുന്നത് അതല്ല, നീ സ്വയം പാപങ്ങളിൽ നിന്നും മോചിതനായി തീരും എന്നല്ല പറയുന്നു. ആചാര്യസ്വാമികൾ പറയുന്നത് പോലെ ഒരാൾ ആത്മനിഷ്ഠയിലിരിക്കുകയാണെങ്കിൽ അയാളെ ബാധിക്കാൻ പ്രപഞ്ചത്തിലൊന്നുമില്ല, ഒന്നും അയാളെ ബാധിക്കത്തില്ല. ഉപനിഷത്തുകളും പറയുന്നുണ്ട് എന്താണ്, എല്ലാ പാപങ്ങളിൽ നിന്നും ബ്രഹ്മഹത്യ പോലെയുള്ള സർവ്വപാപങ്ങളിൽ നിന്നും ഈ ജ്ഞാനം അവനെ മോചിപ്പിക്കും എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ അതല്ല പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്, നീ മോചിതനായിത്തീരുമെന്നല്ല പറയുന്നത്, ഞാൻ നിന്നെ മോചിപ്പിക്കുമെന്നുള്ളതാണ്. അപ്പോ അദ്വൈതികളുടെ നിലപാടിൽ നിന്ന് അല്പം വ്യത്യാസമുണ്ട് ഇവിടെ. നീ സ്വയം മോചിതനായിത്തീരുമെന്ന് പറയുന്നതും ഞാൻ നിന്നെ മോചിപ്പിക്കും എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ എങ്ങനെയാണെങ്കിലും മോചിപ്പിക്കും, അതിനൊരു നിബന്ധന പറയുന്നുണ്ട്. നീ സർവധർമ്മങ്ങളെയും പരിത്യജിച്ച് എന്നെ തന്നെ ശരണം പ്രാപിക്കുകയാണെങ്കിൽ, അങ്ങനെ ശരണം പ്രാപിക്കണം, അങ്ങനെ ശരണം പ്രാപിക്കുമ്പോൾ ഞാൻ നിന്നെ സർവപാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും. അതുകൊണ്ടെന്താണോ, നീ പാപബോധം ഉള്ളവനാകണ്ട, പാപബോധത്തിന്റെ പേരിൽ വിഷാദമുള്ളവനാകണ്ട. അർജുനന് ശോകമുണ്ട്, അതാണ് മാസിക എന്ന് പറഞ്ഞത്. ആ ദുഃഖത്തെ നീ കളയണം. തുടക്കത്തിൽ പറഞ്ഞു, ഉപദേശം തുടങ്ങുന്ന സന്ദർഭത്തിൽ എന്താണ് പറഞ്ഞത്, നാനിശോചന്തി പണ്ഡിതാഹ. അത് പണ്ഡിതന്മാരുടെ കാര്യം പറഞ്ഞാണ്, അറിവുള്ളവരുടെ കാര്യം. ജ്ഞാനനിഷ്ഠന്മാരുടെ കാര്യം അത് ശരിയാണ്, അവർ ദുഃഖിക്കുന്നില്ല എന്നാണ്. അവർ മരണത്തിൽ ദുഃഖിക്കുന്നില്ല, ഹിംസയിൽ ദുഃഖിക്കുന്നില്ല. അത് പരമാർത്ഥമായ നിലയെക്കുറിച്ച് പറഞ്ഞതാണ്. പക്ഷേ ഒരുവൻ മരണത്തിൽ ദുഃഖിക്കുകയാണെങ്കിലോ, പരമാർത്ഥ നിലയെ പ്രാപിച്ചവൻ മരണത്തിൽ ദുഃഖിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു വസ്തുസ്ഥിതി കഥനമാണ്. ഒരു വാസ്തവസ്ഥിതിയെ കുറിച്ച് പറയുകയാണ്. അവിടെ ഞാൻ പാപത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നു എന്നല്ല പറഞ്ഞത്. പിന്നെ അതിന്റെ ആവശ്യം വരുന്നില്ല, സ്വയം തന്നെ അവർ മുക്തരായിരിക്കുന്നു. മുക്തനെ മോചിപ്പിക്കേണ്ട ആവശ്യമില്ല. ആരും ഈശ്വരനും അവരുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല, ഇടപെടേണ്ട കാര്യമില്ല. പക്ഷേ പാപബോധവും വിഷാദവും വീണ്ടും നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ പറഞ്ഞൊരു അവസ്ഥയിൽ എത്തിയിട്ടില്ല എങ്കിൽ പിന്നെ അവനെ ഭഗവാൻ മോചിപ്പിച്ചേ പറ്റൂ. അങ്ങനെയുള്ളൊരവസ്ഥയെക്കുറിച്ച് പറയുകയാണ് ഇവിടെ. അങ്ങനെയുള്ള ഒരുവനെ കുറിച്ച് പറയുകയാണ്. വിഷാദം അവനിൽ നിന്നും മാറുന്നില്ല. കാരണം ഇവിടെ പലതരത്തിലുള്ള ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. പ്രധാനമായിട്ടും ഗീതയിൽ രണ്ടു തരത്തിലുള്ള ഉപദേശത്തെ കുറിച്ച് പറയുന്നു. ധ്യാനേനാത്മനി പശ്യന്തി കേചിദാത്മാനം ആത്മന എന്നും ഒരു സ്ഥലത്ത് പറഞ്ഞു. ഒരാൾ ധ്യാനം കൊണ്ട് തന്നിൽ തന്നെ തന്നെ കാണുന്നു. ധ്യാനിക്കുന്നത് ഇവിടെ സാധകന് വേണ്ടി ഭഗവാനല്ല ധ്യാനിക്കുന്നത്, സ്വയം തന്നെ ധ്യാനിക്കുന്നു. തന്നിൽ സ്വയം താൻ തന്നെ വെളിപ്പെടുന്നു എന്ന് അവിടെ പറഞ്ഞു. പക്ഷെ അവിടെ പറഞ്ഞു എന്നാണ് കേജിത്ത്, ചിലരങ്ങനെ ചെയ്യുന്നു. ഒരു കൂട്ടർ ആ രീതിയിലാണ്. പിന്നീട് സാങ്കേയം കൊണ്ട്, യോഗം കൊണ്ട്, ഉപാസനകൾ കൊണ്ട് എന്നെല്ലാം അവിടെ തുടർന്ന് പറയുന്നുണ്ട്. അധികാരി ഭേദമനുസരിച്ച് പലർ പലതരത്തിൽ യത്നിക്കുന്നു. മറ്റു ചിലരെ കുറിച്ച് പറഞ്ഞു എന്താണ്, ഇസ്തു ആത്മരതി വ്യവസ്ഥ. അങ്ങനെ ചിലർ ആത്മരതികളായിരിക്കുന്നു. ആത്മന്യവച്ച സന്തുഷ്ട, ആത്മതുഷ്ടനായിരിക്കുന്നു. അവനെങ്ങനെയാ പാപബോധം വരുന്നത്? അർജുനന് വന്നിരിക്കുന്ന വിഷാദം അവർക്കങ്ങനെ വരും. അങ്ങനെയുള്ളവരെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കേണ്ട ബാധ്യതയും ഈശ്വരനില്ല. അത് മറ്റൊരു കൂട്ടരാണ്. അത്തരക്കാരെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അത്തരക്കാർക്ക് പിന്നീടൊരു സർവധർമ്മ പരിത്യാഗവും ഈശ്വര ശരണാഗതിയും പാപമോചനവും ദുഃഖനിവൃത്തിയൊന്നും അവശേഷിക്കുന്നില്ല. തസ്യ കാര്യം ന വിദ്യതേ, അവന് സ്വീകരിക്കാനും ത്യജിക്കാനും ഒന്നുമില്ല. രണ്ടുമില്ല. ത്യാഗവും ഒരു ധർമ്മമാണ്, അതും അവനില്ല. അത്തരക്കാരെ കുറിച്ച് തന്നെ ഇവിടെ പറയുന്നു. ഇവിടെ പറയുന്ന എന്താണ്? സർവധർമ്മ പരിത്യാഗത്തിലൂടെ ഈശ്വരനെ ശരണം പ്രാപിക്കുന്നത്. എന്തുകൊണ്ട് അവൻ ആ ഒരു ശരണാഗതി ആവശ്യമായി വരുന്നു? കാരണം അവന് പാപബോധമുണ്ട്, ദുഃഖമുണ്ട്. മനുഷ്യരിൽ എല്ലാവരിലും ഉണ്ട് ഈ പാപബോധം. ദുഃഖം ഒരാൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അയാളിൽ പാപബോധമുണ്ട്. പാപബോധമില്ലാത്തവന് ദുഃഖമില്ല. ഒരുവൻ പറയുകയാണ്, ഞാൻ സത്കർമ്മങ്ങൾ ചെയ്യുന്നവനാണ്, ഞാൻ വെറുതെ ആൾക്കാർ വീമ്പിളക്കും, എന്താണ് ഈ ജന്മത്തിലൊന്നും ചെയ്തിട്ടില്ല, പഴയ ജന്മത്തിലെ കാര്യം അറിയത്തില്ല, ഈ ജന്മത്തിൽ ഞാൻ മഹാപരിശുദ്ധനാണ് നമ്മൾ പറയാറുണ്ടല്ലോ, വെറുതെ പറയുന്നതാണ്. ഈ ജന്മത്തിൽ പാപം ചെയ്യാത്ത ആരുമില്ല. മനുഷ്യരൂപത്തിൽ ജനിച്ചു പോയോ മനസ്സാ വാചാ കർമ്മണ മൻ പുണ്യവും പാപവും ചെയ്തു തന്നെ തീരും. അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്തുകൊണ്ട്? കർമ്മം എന്ന് പറയുന്നത് പാപ പുണ്യ മിശ്രമായിട്ടാണ് വരുന്നത്. കർമ്മം അനുഷ്ഠിക്കുന്നുണ്ടോ അവിടെ പാപപുണ്യങ്ങൾ വന്നു ചേരും, സ്വയം വന്നു ചേരും. അതിനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളെ ഒഴിവാക്കുക എന്നാണ്. കർമ്മത്തെ ഒഴിവാക്കിയാൽ പിന്നെ ജീവിതമില്ല. അപ്പോൾ പാപപുണ്യങ്ങൾ ഈ ജന്മത്തിൽ ഒഴിവാക്കാൻ പറ്റത്തില്ല. ഒരുപക്ഷെ നമ്മളതിനെ അറിയാതിരിക്കാം, ഇത് പാപമാണ് ഇത് പുണ്യമാണ്, അല്ലെങ്കിൽ ഇത് പാപഫലമാണ് ഇത് പുണ്യഫലമാണെന്ന് അറിയാതിരിക്കാം. എന്തായാലും അതിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇനി അതിനെ ഒഴിവാക്കി ഒരാൾ സത്കർമ്മങ്ങൾ മാത്രം ചെയ്തു എന്നിരിക്കട്ടെ, സത്കർമ്മങ്ങളുടെ ഫലമായ പുണ്യത്തെ മാത്രം അതുകൊണ്ട് അനുഭവിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പുണ്യഫലമായ സുഖത്തെ മാത്രം ഒരാൾക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. പുണ്യം മാത്രം ചെയ്താൽ ദുഃഖം അനുഭവിക്കേണ്ടി വരും. അതിന്റെ കാരണം അറിയാൻ കഴിയാത്തതുകൊണ്ട് അകാരണമായ ദുഃഖം എന്നെല്ലാം പറയും. അങ്ങനെയുള്ള ദുഃഖത്തെ അനുഭവിക്കുന്ന എന്തുകൊണ്ട്? അത് പാപത്തിന്റെ ഫലമാണ്. ഈ ജന്മത്തിൽ ഇത്രയും കടുത്ത പാപം ഞാൻ എന്തായാലും ചെയ്തിട്ടില്ല എന്ന് പറയും. എങ്കിൽ അവിടെ പിന്നെ പൂർവ്വ ജന്മങ്ങളെ ആശ്രയിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കേണ്ടി വരും. പൂർവ്വജന്മങ്ങളുടെ പാപഫലമായി അകാരണമായ ദുഃഖത്തെ, വിഷാദത്തെ അനുഭവിക്കേണ്ടി വരും. അത് എങ്ങനെ ഒഴിവാക്കും? എന്തായാലും സംഭവിച്ചു പോയതിനെ ഒഴിവാക്കാൻ നിവർത്തിയില്ല. എന്തായാലും പാപവും പാപത്തിന്റെ ഫലമായ വിഷാദവും മനുഷ്യനെ അനുഭവിച്ചു തന്നെ മുമ്പോട്ട് പോകും. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത്തരം ഒരു വ്യക്തിയെ കണ്ടുകൊണ്ടാണ് പറയുന്നത്, അങ്ങനെയുള്ള ഒരു അർജുനനെ കുറിച്ചുകൊണ്ടാണ്. അല്ലാതെ ആത്മരതിയായ ഒരാളെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അവൻ ദുഃഖം അനുഭവിക്കുന്നു, പക്ഷെ എങ്ങനെ ദുഃഖത്തെ ഒഴിവാക്കണം എന്നാണ്. അവന് ആത്മനിഷ്ഠനായി ആത്മരതിയായിരിക്കാൻ കഴിയുന്നുവെന്ന് അവിടെ പറയുന്നത്. എന്താണ്? നീ സർവധർമ്മങ്ങളെയും പരിത്യജിക്കുക എന്ന് പറയുന്നു. സർവധർമ്മങ്ങളെയും പരിത്യജിക്കുക എന്ന് പറഞ്ഞാൽ സർവധർമ്മങ്ങളെയും ഉപേക്ഷിക്കുക എന്ന് തന്നെ എന്റെ അർത്ഥം. ഭാഷകാരൻ പറഞ്ഞതുപോലെ ധർമ്മ അധർമ്മങ്ങളെല്ലാം ഉപേക്ഷിക്കുക. പക്ഷെ ഈ ദുഃഖത്തെ അനുഭവിക്കുന്നവന് എന്ന് പറയുമ്പോൾ അവന്റെ നില അത്ര ശ്രേഷ്ഠമൊന്നുമല്ല. ആത്മീയമായി ഉയർന്ന നിലയിലാണെങ്കിൽ പിന്നെ അവൻ ദുഃഖത്തെ അനുഭവിക്കത്തില്ല, ദുഃഖത്തെ പ്രത്യേകിച്ച് ഉപേക്ഷിക്കേണ്ട ആവശ്യവും വരത്തില്ല. അപ്പോൾ ദുഃഖം അനുഭവിക്കുന്നവനോടാണല്ലോ പറയുന്നത്, ദുഃഖത്തെ നിന്ന് നിന്നെ ഞാൻ മോചിപ്പിക്കാം. ദുഃഖം അനുഭവിക്കുന്നവനാണെങ്കിൽ തീർച്ചയായും അവന്റെ നില ഉയർന്ന നിലയല്ല. ഉയർന്ന നിലയല്ലെങ്കിൽ അവനോട് സർവധർമ്മങ്ങളെയും പരിത്യജിക്കുക എന്ന് പറഞ്ഞാൽ അതവനെങ്ങനെ സാധ്യമാകും? കർമ്മങ്ങൾ ഉപേക്ഷിച്ചിട്ട് എങ്ങനെ അവന് നിലനിൽക്കാൻ പറ്റും? കാരണം ഈ ലോകത്തിൽ ഈ ജീവനെ നിലനിർത്തുന്നതിന് അവന്റെ കർമ്മങ്ങളാണ്. കർമ്മങ്ങളില്ലെങ്കിൽ പിന്നെ ജീവനില്ല, ജീവന് നിലനിൽപ്പില്ല. ജീവനത്തിനെ കുറിച്ച് പറയുന്നത് എന്താണ്? കർമ്മമയൻ. ശ്രുതിയിലും മറ്റും പറയുന്നത് അങ്ങനെയാണ്, അവൻ കർമ്മമയനാണ് എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള കർമ്മമയനായിരിക്കുന്ന ജീവൻ എങ്ങനെ സർവകർമ്മങ്ങളെ ഉപേക്ഷിക്കും, വേണ്ടാന്ന് വയ്ക്കും, മറ്റ് വസ്തുക്കളെ ബാഹ്യമായി ഉപേക്ഷിക്കുന്നത് പോലെ. അങ്ങനെ ഉപേക്ഷിച്ചിട്ട് എങ്ങനെ അവന് നിലനിൽക്കാൻ പറ്റും? അത് കണ്ടുകൊണ്ടാണ് നേരത്തെ ത്യാഗത്തെയും സന്യാസത്തെയും നിർവഹിച്ചത്. മുമ്പ് പറഞ്ഞു എന്താണ് ത്യാഗം അല്ലെങ്കിൽ സന്യാസം. പറഞ്ഞു കാര്യമിത്യേവ യത്കർമ്മ നിയതം ക്രിയതേർജുന സംഘം തെക്വ ഫലം ചെയ്യുക. സാത്വികമായ സന്യാസത്തെക്കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ ദുഃഖത്തെ അനുഭവിച്ചുകൊണ്ട് പാപബോധത്തോടുകൂടി ജീവിക്കുന്ന ഒരുവന് സർവധർമ്മ പരിത്യാഗമെന്ന് വെച്ചാൽ സാത്വികമായ ആ ത്യാഗം മാത്രമേ സാധ്യമാകൂ. അല്ലാതെ സർവകർമ്മ സന്യാസം സാധ്യമല്ല. സർവകർമ്മ സന്യാസം അസംഭവം എന്നല്ല പറയുന്നു. സർവകർമ്മ സന്യാസം സംഭവിക്കാം. സർവകർമ്മ സന്യാസം സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? മുമ്പ് പറഞ്ഞതുപോലെ ധ്യാനേന ആത്മനി പശ്യന്തി. കേവലം ധ്യാനനിഷ്ഠയിൽ മാത്രം ഇരുന്ന് ആത്മബോധത്തിൽ ഉണർന്നിരിക്കുന്നവനായിരിക്കണം. അങ്ങനെയുള്ളവനെ സംബന്ധിച്ചിടത്തോളം പാപബോധമില്ല, ദുഃഖമില്ല, അവന് ആർക്കും മോചിപ്പിക്കേണ്ട കാര്യമില്ല. മറിച്ചാണെങ്കിലോ അവന് കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. എന്ന് പറഞ്ഞാൽ ധ്യാനനിഷ്ഠയിലല്ലാതെ ഇരിക്കുകയാണെങ്കിൽ, ധ്യാനനിഷ്ഠയിലിരുന്നാൽ പിന്നെ കർണങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല. മനസ്സുപോലും ധ്യാനം എന്നുള്ള ഒരു കർമ്മത്തിലല്ലാതെ മറ്റൊന്നും പ്രവർത്തിക്കുന്നില്ല. അവിടെ സർവകർമ്മ സന്യാസം സാധ്യമാണ്. ധ്യാനം ഒഴികെയുള്ള സർവകർമ്മങ്ങളെയും ത്യജിച്ചിരിക്കുന്നു എന്ന് പറയാം. അവിടെ എന്നല്ല, അവിടെ മാത്രമേ അത്തരത്തിലുള്ള സർവകർമ്മ സന്യാസം സാധ്യമാകൂ. അല്ലെങ്കിൽ പിന്നെ സർവകർമ്മ സന്യാസം സാധ്യമാകുന്ന എങ്ങനെ? ഭഗവാൻ പറഞ്ഞതുപോലെ നമേ പാർത്ഥാസ്തി കർത്തവ്യം തൃഷ്ലോകേഷ് കിഞ്ചന നാനവാപ്തം അവാപ്തവ്യം വർത്തേ ഏവച്ച കർമ്മണി. ഇത് ഭഗവാൻ പറഞ്ഞ സ്വന്തം സന്യാസമാണ്. തന്റെ സന്യാസത്തെ കുറിച്ച് പറഞ്ഞാണ്, എനിക്കിവിടെ യാതൊരു കർമ്മവുമില്ല, ഒരു പ്രവൃത്തിയും ചെയ്തൊന്നും നേടാനുമില്ല മൂന്ന് ലോകത്തിന്, എന്നാലും ഞാൻ കർമ്മത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വർത്തേ ഏവച്ച കർമ്മണി. അവിടെ കർത്തവ്യമില്ല എന്ന് പറഞ്ഞു. കർത്തവ്യമില്ല എന്ന് വെച്ചാൽ കർത്തവ്യ കർമ്മങ്ങളൊന്നുമില്ല. അതാണ് പരമമായ സർവകർമ്മ സന്യാസം. അത് ഭഗവാനോ അല്ലെങ്കിൽ ഭഗവാന് തുല്യരായിട്ടുള്ളവർക്കേ പറ്റൂ. ബ്രഹ്മവിത്തുക്കൾക്ക് മാത്രം സാധ്യമായ കാര്യമാണ്. സാധകനത് സാധ്യമല്ല. പിന്നെ സാധകന് സാധ്യമായ സർവകർമ്മ സന്യാസം എന്താണ്? ഇത് തന്നെ, ധ്യാനേന ആത്മനി. ധ്യാനം കൊണ്ട് തന്നെ തന്നെ തന്നെ കണ്ടുകൊണ്ടിരിക്കുക. പ്രവൃത്തി ചെയ്യുന്നില്ലല്ലോ, ഒരു പ്രവൃത്തിയും നടക്കുന്നില്ല. പക്ഷേ പാപബോധമുള്ളവനും വിഷാദമുള്ളവനൊന്നും ധ്യാനിക്കാൻ പറ്റത്തില്ല. ധ്യാനിക്കാൻ ശ്രമിക്കാം. വിഷാദമുള്ളവൻ എങ്ങനെ ധ്യാനിക്കും? ധ്യാനിക്കുമ്പോൾ അവന് വിഷാദം വരും, ധ്യാനം അവിടെ തീരും. അത് സാധ്യമല്ല. അങ്ങനെയുള്ള ഒരാളെ കുറിച്ചാണ് പറയുന്നത്. ശരിയായ ആധ്യാത്മിക ജിജ്ഞാസുവാണ്, എന്നാൽ ഉയർന്ന തലങ്ങളിലൊന്നും എത്തിയിട്ടുമില്ല. അതുകൊണ്ടാണ് പാപബോധവും ദുഃഖവുമെല്ലാം ഉള്ളത്. അവനോട് പറയുന്ന എന്താണ്? നീ സർവധർമ്മങ്ങളെയും പരിത്യജിക്കുക എന്ന് പറയുന്നു. ആ പരിത്യാഗം എങ്ങനെ സാധ്യമാകൂ? നേരത്തെ ഭഗവാൻ പറഞ്ഞ രീതിയിൽ സംഘം തെക്വ ഫലം ചെയ്യുക, സാത്വികമായ ത്യാഗം. അതിനെക്കുറിച്ച് അത് കഴിഞ്ഞ് വീണ്ടും പരിത്യാഗം എന്ന് തന്നെ മുമ്പും പറയുന്നുണ്ട്. അവിടെ പരിത്യാഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഓർമ്മിപ്പിച്ചു, ഈ ശ്ലോകം വരുമ്പോൾ അത് ഓർക്കണം എന്താണ് പരിത്യാഗം എന്ന് മനസ്സിലിരിക്കണം. എന്നാലേ ഇത് മനസ്സിലാകത്തുള്ളൂ. അല്ലാതെ സർവധർമ്മ പരിത്യാഗം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ കർമ്മങ്ങളും ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് ഭാവിക്കുന്നതല്ല. അതൊരുപാട് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന വീടുപേക്ഷിച്ച് ആശ്രമത്തിൽ പോകുന്നു അല്ല. സർവധർമ്മ പരിത്യാഗം. കാരണം ധർമ്മം അവിടെയും ഉണ്ട്, അവിടെയും നമ്മൾ ധർമ്മം അനുഷ്ഠിക്കുന്നു. അപ്പോൾ ആ തരത്തിൽ എങ്ങനെ സർവധർമ്മ പരിത്യാഗമാകും? ഇനി ആശ്രമത്തിൽ ചെന്ന് ഗുഹയിരിക്കുന്നതുമല്ല സർവധർമ്മ പരിത്യാഗം. ഗുഹയ്ക്കകത്തിരുന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു, അതും സർവധർമ്മ പരിത്യാഗമാകത്തില്ല. കാരണം ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങിയ ഗുഹയ്ക്കകത്ത് ബലം പ്രയോഗിച്ചിരിക്കുന്നത് സർവധർമ്മ പരിത്യാഗമാവുന്നില്ല. കാരണം വീണ്ടും ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി കർമ്മത്തിലേക്ക് വരുന്നു, പിന്നെ അതൊന്നും സർവധർമ്മ പരിത്യാഗമാകത്തില്ല. സർവധർമ്മ പരിത്യാഗം എന്ന് പറയുന്നത് സാത്വികമായ കർമ്മത്യാഗമേ ആകത്തുള്ളൂ. അല്ലാതെ ബലം പ്രയോഗിച്ച് ത്യജിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറഞ്ഞു എന്താണ്? അത് രാജസ താമസ ത്യാഗമാണ്. നൈവ ത്യാഗഫലം ലഭേ എന്നും പറഞ്ഞു. ത്യാഗഫലം അതുകൊണ്ടൊന്നും ലഭിക്കത്തില്ല എന്നും പറഞ്ഞു കഴിഞ്ഞു. ത്യജിക്കാം, അങ്ങനെ ബലം പ്രയോഗിക്കാം, പക്ഷെ അതുകൊണ്ട് ത്യാഗത്തിന്റെ ഫലം കിട്ടത്തില്ല. അത് വെറും താമസമായ അല്ലെങ്കിൽ രാജസമായ അനുഷ്ഠാനം മാത്രമാകും. അതുകൊണ്ട് സംഘം തെക്വ ഫലം ചെയ്യുക, സംഘത്തെ ത്യജിച്ച് ഫലത്തെ ത്യജിച്ചുകൊണ്ട് കാര്യമിത്യേവ യത്കർമ്മ നിയതം ക്രിയതേർജുന, കാര്യം എന്ന് കരുതി നിയതമായ കർമ്മങ്ങളെ, തനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കർമ്മങ്ങളെയാണ് നിയതം എന്ന് പറയുന്നത്. തനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ തന്റെ കർമ്മം കൊണ്ടെന്നോ അല്ലെങ്കിൽ പ്രകൃതിയുടെ നിയമം അനുസരിച്ചെന്നോ അല്ലെങ്കിൽ ഈശ്വരന്റെ സങ്കല്പം അനുസരിച്ചെന്നോ എങ്ങനെ വേണമെങ്കിലും ധരിക്കാം. തനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കർമ്മങ്ങൾ അതിനെ അനുഷ്ഠിക്കുന്നതാണ് പരിത്യാഗം എന്ന് മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയുള്ള സർവധർമ്മ പരിത്യാഗത്തോടുകൂടി, അങ്ങനെയാണെങ്കിലേ ശരണാഗതിയും സാധ്യമാകും. എന്നെ ശരണം പ്രാപിക്കുക എന്ന് പറയുമ്പോൾ, ശരണം പ്രാപിക്കുന്നവനെ സംബന്ധിച്ച് ശരണം പ്രാപിക്കേണ്ടതായ ഒരു ഈശ്വരനുണ്ട് അവിടെ, അതിനെ നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ നീ നിന്നെ തന്നെ ശരണം പ്രാപിക്കുക എന്ന് പറയും. ഇവിടെ അങ്ങനെയല്ല പറയുന്നത്, നീ എന്നെ ശരണം പ്രാപിക്കുക എന്നാണ്. അത് ശ്രദ്ധിക്കും, അത് കണ്ടില്ലെന്ന് വിളിക്കാൻ പറ്റില്ല. നീ എന്നെ തന്നെ ശരണം പ്രാപിക്കുക എന്ന് പറയുമ്പോൾ അജ്ഞനായി ദുഃഖിതനായിരിക്കുന്ന ജീവന് ശരണം പ്രാപിക്കേണ്ടതായ ഒരു ഈശ്വരനുണ്ട്. അതിന്റെ പരമാർത്ഥം എന്തുമായിക്കൊള്ളട്ടെ, പരമാർത്ഥത്തിൽ അവിടെ ഈശ്വരനും ജീവനും തമ്മിൽ ഭേദമില്ല, അത് സത്യം തന്നെ. പക്ഷെ ആ പരമാർത്ഥത്തെ ഇവൻ സാക്ഷാത്കരിച്ചിട്ടില്ല. ആ പരമാർത്ഥത്തിൽ നിലനിൽക്കാൻ ഇവനോട്ട് കഴിയുന്നുമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ദുഃഖമില്ല, ശരണം പ്രാപിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ശരണം പ്രാപിക്കേണ്ടി വരുന്നുവെങ്കിൽ തീർച്ചയായും അന്യനായ ഒരു ഈശ്വരനുണ്ട്. ഈശ്വരനെ കണ്ടുകൊണ്ട് അവനെ ശരണം പ്രാപിക്കാൻ പറ്റും. ഞാൻ തന്നെയാണ് ഈശ്വരനെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താ ശരണം പ്രാപിക്കൽ? അറിവിനപ്പം അപ്പുറം പിന്നെ മറ്റൊന്നുമില്ല. അതിനെക്കുറിച്ച് മുമ്പ് പറഞ്ഞു കഴിഞ്ഞു, അങ്ങനെ ഒരു അറിവില്ലെന്ന് പറയുന്നില്ല. ആത്മരതിയായി ആത്മതുഷ്ടനായി അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അത്തരക്കാരെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇവിടെ അജ്ഞനായ ദുഃഖിതനായ ഒരുവനെ കുറിച്ച് പറയുകയാണ്. അപ്പൊ അവൻ സർവകർണങ്ങളാലും ഈശ്വരനെ തന്നെ ശരണം പ്രാപിക്കും. അവന് സ്വയം മോചിക്കാൻ സാധ്യമല്ല, അവനെ മോചിപ്പിക്കാൻ മറ്റൊരാൾ വേണം. അത് ഈശ്വരൻ അവനെ ഈശ്വരനെ മോചിപ്പിക്കാൻ കഴിയും. സ്വയം മോചനം അവിടെ സാധ്യമല്ല. സ്വയം മോചനം സാധ്യമായവനെ സംബന്ധിച്ചിടത്തോളം അന്യനായ ഒരു ഈശ്വരനെ ശരണം പ്രാപിക്കാൻ ആവശ്യം വരുന്നില്ല. എന്നെ ശരണം പ്രാപിക്കുക എന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ ഇവിടെ പറയുന്ന ഒരു സാധാരണ സാധകന്റെ അവസ്ഥയാണ്, ജിജ്ഞാസുവാണ്. അവൻ ഈശ്വര ശരണാഗതിയെ അവൻ ആഗ്രഹമുണ്ട്, പക്ഷെ അവന്റെ കർമ്മബന്ധങ്ങൾ അതിനെ തടസ്സം നിൽക്കുന്നു. അതുകൊണ്ട് അവന് ദുഃഖമുണ്ട്, അവന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അവൻ സർവകർണങ്ങളെ കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എല്ലാം ഈ ബന്ധനത്തിൽ നിന്നും മോചിക്കുന്നതിന് ഈശ്വരനെ ശരണം പ്രാപിക്കുന്നു. അതുവരെ വിഷയശരണൻ ആയിരുന്ന ജീവൻ വിഷയങ്ങളെ ശരണം പ്രാപിച്ചിരുന്നു. സാധാരണ ജീവന്മാരെല്ലാം അതാണ്, വിഷയങ്ങളെ ശരണം പ്രാപിക്കുന്നു. പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും ഗ്രഹിക്കുന്ന വിഷയങ്ങളെ, സങ്കല്പത്തിലൂടെ ഗ്രഹിക്കുന്ന വിഷയങ്ങളെ ശരണം പ്രാപിക്കുന്നു. എന്നുവെച്ചാൽ അതിന്റെ പിന്നാലെ പോകുന്നു. അതാണ് സാധാരണ ജീവന്റെ അവസ്ഥ. ഇവിടെ അതിനെല്ലാം വിട്ടിട്ട് എന്തു പറയുന്നു? പരമമായിരിക്കുന്ന ഈശ്വരനെ ശരണം പ്രാപിക്കുക, സ്വന്തം മോചനത്തിന് വേണ്ടി ശരണം പ്രാപിക്കുക. സ്വയം പാപത്തിൽ നിന്ന് മുക്തനായില്ല എങ്കിൽ അങ്ങനെയുള്ള ഒരുവനെ ഞാൻ മോചിപ്പിക്കാം എന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് അദ്വൈതമല്ല, ദ്വൈതം തന്നെയാണ്. അതുകൊണ്ടാണ് പിന്നീട് വന്ന ഭാഷകാരന്മാര് ആചാര്യസ്വാമികളെ ഇവിടെ യോജിക്കാത്തത്. ഒരു കാര്യം, ഇവിടെ എല്ലാ ഭാഷകാരന്മാരും അദ്വൈതിയായാലും ശരി അദ്വൈതിയായാലും ശരി, അദ്വൈതികൾ ഗത്യന്തരമില്ലാതെ, ദ്വൈതികൾ പ്രത്യക്ഷമായിട്ട് ഇവിടെ ഒരു കാര്യം അംഗീകരിക്കുന്നുണ്ട്. എന്താണോ? ഈശ്വരനെ ശരണം പ്രാപിക്കണം. അത് അംഗീകരിക്കുന്നുണ്ട് എല്ലാവരും. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഈശ്വരനെ ശരണം പ്രാപിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നതെങ്കിൽ പിന്നെ അതിൽ അദ്വൈതത്തെ കണ്ടെത്തുക വലിയ പ്രയാസമാണ്. രണ്ടും കൂടി നടക്കത്തില്ല. താൻ ആത്മനിഷ്ഠനാണെങ്കിൽ പിന്നീട് അവിടെ ശരണം പ്രാപിക്കേണ്ട ആവശ്യമില്ല. അല്ല, താൻ അജ്ഞനും ദുഃഖിതനുമാണെങ്കിൽ തനിക്ക് തന്റെ ദുഃഖത്തിൽ നിന്ന് സ്വയം മോചിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ശരണം പ്രാപിച്ചേ പറ്റൂ. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ഈശ്വരനിൽ നിന്നും അന്യനായിരിക്കുന്ന ജീവൻ, പരമാർത്ഥം അതല്ലെങ്കിലും തന്നെക്കുറിച്ച് അങ്ങനെ കരുതുന്ന ഒരു ജീവൻ തന്റെ മോചനത്തിന് വേണ്ടി എന്തു ചെയ്യണം എന്നാണ്. അതിന് സർവാന്തര്യാമിയായിരിക്കുന്ന സർവഭൂതാശയനായിരിക്കുന്ന ഈശ്വരനെ സർവാത്മനാ ശരണം പ്രാപിക്കുക. ആ ശരണാഗതി എങ്ങനെയായിരിക്കും? ലൗകികമായ സർവത്തെയും പാടേ നിരാകരിച്ചുകൊണ്ട്, ലൗകികമായ കാമനകളെയെല്ലാം പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട്, ഈശ്വരൻ തന്നെ പരമം എന്ന് മനസ്സാധരിച്ചുകൊണ്ട് തന്റെ മോചനത്തിന് വേണ്ടി ഈശ്വരനെ, ഈശ്വരനല്ലാതെ മറ്റൊരു ഉപായമില്ല എന്ന് ദൃഢമായി സങ്കല്പിച്ചുകൊണ്ട് നിരന്തരം ഈശ്വരസ്മരണയിൽ തന്റെ കർത്തവ്യ കർമ്മങ്ങളോടുകൂടി മുന്നോട്ട് പോകുക. അതിനു മുമ്പ് പറഞ്ഞു, എന്താണ് സംഘം തെക്വ ഫലം ചെയ്യുക? സംഘത്തെ തേച്ചുകൊണ്ട് ഫലത്തെ തേച്ചുകൊണ്ട് മുന്നോട്ട് പോകുക, അതാണ് ശരണാഗതി. അങ്ങനെ പോകുന്നവനെ ഈ പാപങ്ങളിൽ നിന്ന് ഈശ്വരം മോചിപ്പിക്കും. എങ്ങനെ? ഈശ്വര അനുഗ്രഹം കൊണ്ടവൻ മുക്തനായിത്തീരും. മോചനം, മോചനം എന്ന് പറയുന്നത് എന്താണ്? ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനം അല്ലെങ്കിൽ പാപങ്ങളിൽ നിന്നുള്ള മോചനം. പാപബോധമുള്ളവന് പാപങ്ങളിൽ നിന്നുള്ള മോചനം കൂടിയേ തീരും. അത് എങ്ങനെ സാധ്യമാകും? അവിടെ ജ്ഞാനം കൊണ്ടാണോ, ഭക്തി കൊണ്ടാണോ, യോഗം കൊണ്ടാണോ? അവസാനം ഇതെങ്ങനെ സംഭവിക്കും? നിയോഗിച്ചു കഴിഞ്ഞാൽ ഈശ്വര അനുഗ്രഹം കൊണ്ട് സംഭവിക്കും എന്നാണ് അതിന് സമാധാനം. ഈശ്വര അനുഗ്രഹം കൊണ്ട് അവനിൽ എന്താ സംഭവിക്കുന്നത്? യോഗം സംഭവിക്കാം, ജ്ഞാനം സംഭവിക്കാം, ഭക്തി സംഭവിക്കാം, എന്ത് സംഭവിക്കും? അങ്ങനെയാണ് അവനെ മോചിപ്പിക്കുന്നത്. ഒരിടത്ത് പറഞ്ഞല്ലോ, ദദാമി ബുദ്ധിയോഗം തം, അവന് ഞാൻ ബുദ്ധിയോഗത്തെ നൽകുന്നു. ഭക്തിയാ മാം അഭിജാനാദി, ഭക്തികൊണ്ട് അവനെന്നെ അറിയുന്നു. ഇതിലേത് സംഭവിക്കാം? ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഇതിന് പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല, ഇന്നത് തന്നെ ആയിരിക്കണം. അല്പന്മാരായ ജീവന്മാർക്കാണ് നിർബന്ധം, എനിക്ക് ഇന്നതാണ് വേണ്ടത്, ഇന്നതാണ് ശ്രേഷ്ഠം, ഒന്ന് ഉത്തമമാണ് മറ്റൊന്ന് അധമമാണ്. ഭഗവാൻ ഇതെല്ലാം ഒരുപോലെ തന്നെ എല്ലാത്തിനുമുള്ള അവസരം തന്നിരിക്കുന്നു, അതുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത്. ഭക്തി കൊണ്ട് എന്നെ അറിയുന്നു, ജ്ഞാനം കൊണ്ട് എന്നെ പ്രാപിക്കുന്നു, ഇതെല്ലാം പറയുന്നു. ഭഗവാന്റെ ഉപദേശത്തെ കേട്ടിട്ട് അത് എന്താണെന്ന് വ്യക്തമായി ധരിക്കാൻ കഴിയാത്ത അല്പബുദ്ധികളാണ് ഇതിൽ ഈ പക്ഷഭേദങ്ങളെ ഉണ്ടാക്കിയിട്ട് പരസ്പരം മത്സരിക്കുന്നു. ഒന്നുത്തമമാണ് മറ്റൊന്ന് അധമമാണ്, ഇതേ സാധ്യമാകും മറ്റൊന്നിലൂടെ സാധ്യമാകില്ല എന്നെല്ലാം വാശി പിടിക്കുന്നു. അങ്ങനെ ഒരു നിലപാടില്ല. ഒരുവൻ അജ്ഞനും ദുഃഖേതനുമാണെങ്കിൽ അവൻ ഈശ്വരനെ ശരണം പ്രാപിക്കുക, അവന്റെ മോചനം ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ടുണ്ടാകും. അതല്ല ഒരുവൻ ആത്മനിഷ്ഠനായി ആത്മരീതിയായിരിക്കാൻ കഴിയുമെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അധികാരി ഭേദമനുസരിച്ച് പറഞ്ഞിരിക്കുന്നു, അതാണ് അതിന്റെ താല്പര്യം, അതാണ് ഇവിടെയും പറയുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു പ്രതിജ്ഞ ചെയ്യുന്നു അർജുനൻ, ഒരു പ്രത്യേക അധികാരിയായിട്ടെടുത്താൽ മതി. ആത്മനിഷ്ഠയെക്കുറിച്ച് എല്ലാം വർണ്ണിച്ചിട്ടും എല്ലാം ബോധിപ്പിച്ചിട്ടും ആ നിഷ്ഠയിൽ എത്താൻ കഴിയാത്ത ഒരുവൻ, അല്ലെങ്കിൽ ആത്മരതി ആത്മാനന്ദത്തെക്കുറിച്ച് വർണ്ണിച്ചിട്ടും അതനുഭവിക്കാൻ കഴിയാത്ത ഒരുത്തൻ, മറിച്ച് വീണ്ടും അവനെ ദുഃഖവും പാപവും എല്ലാം അവന്റെ മനസ്സിലതാ നിൽക്കുന്നു. നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് സത്സംഗത്തിലൂടെ ഇതെല്ലാം ശ്രമിച്ചു കഴിഞ്ഞാലും യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പം വ്യക്തിക്ക് മാറ്റമൊന്നുമില്ല, അവന്റെ ആന്തരികമായ ഭാവങ്ങൾക്കൊന്നും മാറ്റമില്ല. പഴയ ആള് തന്നെ, സത്സംഗത്തിന് മുമ്പുണ്ടായിരുന്ന ആള് തന്നെ സത്സംഗത്തിന് പിന്നും പിന്നീടും നിലനിൽക്കുന്നു. എന്നാൽ അതുകൊണ്ടൊന്നും വ്യക്തിയെ മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവനിൽ ചെറിയ ചെറിയ അറിവുകൾ പകർന്നു കൊടുക്കാൻ കഴിഞ്ഞെന്നിരിക്കും. പക്ഷെ ഒരു വ്യക്തിയുടെ സമൂലമായ പരിവർത്തനം അതുകൊണ്ടൊന്നും സാധാരണഗതിയിൽ സാധ്യമല്ല. അസാധ്യമാകുന്നുണ്ടെങ്കിൽ അത് അപൂർവ ജീവന്മാരിൽ ചിലപ്പോൾ സംഭവിച്ചെന്ന് വരാം, അല്ലെങ്കിൽ സാധ്യമല്ല. അതുകൊണ്ടാണ് ഭഗവാന് തന്നെ മറിച്ചും തിരിച്ചുമെല്ലാം ഉപദേശിക്കേണ്ടി വന്നിരിക്കുന്നത്, പല പല ഉപായങ്ങളെ നിർദ്ദേശിക്കേണ്ടി വന്നിരിക്കുന്നു. ഭഗവാൻ അറിയാം, തന്റെ ഉപദേശം കൊണ്ടുപോലും മനുഷ്യൻ രക്ഷപ്പെടത്തില്ല എന്നറിയാം ഈ ജീവന്മാർ. അല്ലെങ്കിൽ ഒരു ഉപദേശം മതിയല്ലോ, എന്തിന് ഇത്രമാത്രം മാർഗങ്ങളെക്കുറിച്ചും ഇത്രമാത്രം ഉപായങ്ങളെക്കുറിച്ചെല്ലാം നിർദ്ദേശിക്കുന്നു. ഈ നമ്മൾ നേടുന്ന ചെറിയ അറിവുകൾ അത് പൂർണ്ണമല്ല, ഒരുപക്ഷെ അത് പൂർണ്ണതയിലേക്ക് നയിച്ചെന്ന് വരാം, നയിച്ചില്ലെന്നും വരാം. ആത്യന്തികമായി ആ മോചനം ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ സാധ്യമാകും. മുമ്പും നമ്മളത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു തരത്തിലുള്ള സ്വപ്രയത്നം കൊണ്ട് സാധ്യമല്ല. അർജുനനാണെങ്കിലോ വിശ്വരൂപ ദർശനം വരെയുള്ള സാക്ഷാത്കാരമെല്ലാം അനുവദിച്ചു കൊടുത്തതിന് ശേഷം, അതിനുശേഷമാണ് അത്രയും കാര്യങ്ങൾ വ്യക്തമായി ബോധ്യപ്പെടുത്തി കൊടുത്തതിന് ശേഷമാണ് ഭഗവാൻ പറയുന്നത്. എന്താണ് കാരണം? വീണ്ടും എനിക്കിപ്പോ നിന്നെ മനസ്സിലായി, നീ ആരാണെന്ന് മനസ്സിലായി, നിന്റെ മഹത്വം എന്നെല്ലാം സ്വയം അംഗീകരിച്ചു കഴിഞ്ഞിട്ട് പോലും വീണ്ടും ദുഃഖവും പാപബോധവും കാണുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, എന്താണ് നീ എന്നെ തന്നെ ശരണം പ്രാപിക്കുക, സർവാത്മനാ ശരണം പ്രാപിക്കുക, ലൗകിക ചിന്തകളെല്ലാം വെടിഞ്ഞ് ഈശ്വര ചിന്തയിൽ നീ മുഴുകുക, അത് തന്നെ ശരണാകും. അങ്ങനെ വരുമ്പോൾ നീ സ്വയം മോചിതനാകുകയല്ല, ഞാൻ നിന്നെ മോചിപ്പിക്കാം. അതിന്റെ കർത്തൃത്വം ഉത്തരവാദിത്വം ഭഗവാൻ സ്വയം ഏറ്റെടുക്കുകയാണ്. ഇതാണ് മോചനത്തിന്റെ വഴിയെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ഇവിടെ മുഖ്യമായി വരുന്നത്. ഇത് അദ്വൈതത്തിന്റെ വഴിയല്ല. അല്ലെങ്കിൽ അദ്വൈതമെന്നോ അല്ലെങ്കിൽ ദ്വൈതമോ എന്നുള്ള ആ പദ്ധതികൾക്കനുസരിച്ച് നമ്മൾ ചിന്തിച്ചാൽ ഇത് മനസ്സിലാകത്തില്ല. ഭഗവാന്റെ വാക്കുകളിൽ കൂടി തന്നെ ഇത് മനസ്സിലാക്കും. അതുകൊണ്ട് നീ ദുഃഖിക്കണ്ട, ഇന്നും ദുഃഖം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, നീ ദുഃഖിക്കണ്ട, ഞാൻ നിന്നെ മോചിപ്പിക്കാം എന്നാണ്. ഇവിടെ പ്രധാനമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം അതാണ്. ഉപദേശങ്ങളെല്ലാം അധികാരഭേദമനുസരിച്ചാണ്. ഇവിടത്തെ അധികാരിക്ക് കൊടുക്കുന്ന ഉപദേശം ഇതാണ്. അങ്ങനെ ഒരു അധികാരിയായിട്ട് അർജുനൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഈശ്വര അനുഗ്രഹം കൊണ്ട് മോചനം സംഭവിക്കുന്നു. അവന് ഈശ്വരനെ സർവാത്മനാ ശരണം പ്രാപിക്കുക, അതാണ് എന്റെ താല്പര്യം. അവിടെ വിശേഷിച്ച് ചർച്ച ചെയ്യേണ്ടി വരുന്ന ഇതാണ്. ഇവിടെ സർവധർമ്മ പരിത്യാഗം എന്ന് പറഞ്ഞിരിക്കുന്നു. ആ സർവധർമ്മ പരിത്യാഗം എന്ന് പറഞ്ഞാൽ എല്ലാ കർമ്മങ്ങളെയും ഉപേക്ഷിച്ചിട്ട് ഈശ്വരനെ തന്നെ ശരണം പ്രാപിക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ കർമ്മങ്ങളെയും ഉപേക്ഷിക്കേണ്ടി വരുമെന്ന്. എന്നുവെച്ചാൽ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവൃത്തികളെയും ഇപ്പൊ ബാഹ്യമായ സർവകർമ്മങ്ങളുടെയും ഉപേക്ഷ ത്യാഗം, അതാണോ ഉദ്ദേശിക്കുന്നത്? അതാകാൻ വഴിയില്ല. കാരണം ദുഃഖിതനായിരിക്കുന്ന ഒരുവന് അങ്ങനെ ഒരു സർവകർമ്മത്യാഗം സാധ്യമല്ല. ആ സർവകർമ്മത്യാഗം ആത്മനിഷ്ഠനായ ഒരാൾക്ക് മാത്രമേ സാധ്യമാകൂ. അല്ലെങ്കിൽ കർണങ്ങളെല്ലാം അടക്കി ധ്യാനനിഷ്ഠനായിരിക്കുന്ന ഒരുവനും സാധ്യമാകും. ഈ രണ്ടു കൂട്ടർക്കും അല്ലാതെ സർവകർമ്മത്യാഗം ദുഃഖിതനും പാപബോധമുള്ളവനും സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ കാര്യം എളുപ്പമായി. ഇപ്പൊ സർവധർമ്മത്യാഗം എന്ന് പറഞ്ഞാൽ എന്താണോ അതാണ്. അത് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ അങ്ങനെ ഒരു ചോദ്യം വന്നത്. എന്താണ് ത്യാഗം, എന്താണ് സന്യാസം എന്നൊരു ചോദ്യം അർജുനനെ കൊണ്ട് ചോദിപ്പിച്ചത്. ഈ രണ്ടും ഒന്നാണോ രണ്ടാണോ, അതിന്റെ വിശദീകരണത്തിൽ എന്താണ് സർവധർമ്മത്യാഗം എന്നുള്ളത് അവിടെ പറഞ്ഞു. അതിന് സാത്വികമായ ത്യാഗത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇവിടെ സർവധർമ്മ പരിത്യാഗം എന്ന് പറയുമ്പോൾ ആ സാത്വികമായ ത്യാഗത്തെ എടുക്കും. അങ്ങനെ വരുമ്പോൾ മറ്റൊരു ചോദ്യം ആൾക്കാരുടെ മനസ്സിൽ വരും. അപ്പൊ എന്താണ് പിന്നെ ഈ സന്യാസം എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, അതിനെന്താ അർത്ഥമുള്ളത്? സന്യാസം എന്ന് പറയുന്നത് സന്യാസിമാരുടെ ഒരു മിഥ്യാധാരണയാണ്. എന്താണ് വാസ്തവം? അതാണ് പരമാർത്ഥം. എല്ലാ സന്യാസിമാരുടെയും അല്ല സന്യാസം. അങ്ങനെ എന്തോ പ്രത്യേകതയുള്ള ഒന്നാണെന്ന് ധരിച്ചിരിക്കുന്നവരെ കുറിച്ച് പറയണം. എല്ലാ സന്യാസിമാരും അങ്ങനെ ധരിക്കുന്നു എന്നുള്ളതാണ്. ഇതല്ല സന്യാസം എന്നൊരാൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ച് പറയുകയാണ്. സന്യാസത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കുക, സന്യാസത്തിൽ സർവകർമ്മ ത്യാഗം സംഭവിക്കുന്നില്ല. അങ്ങനെ ഒരു സന്യാസത്തെ ഒരാൾക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല. നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് എന്താണ്? ത്യാഗമല്ല. ത്യാഗം എന്ന് പറയുന്നത് സ്വീകരിക്കുന്നതല്ല, രണ്ടും രണ്ട് വിപരീത കാര്യങ്ങളാണ്. ത്യാഗത്തെ ഒരാൾക്ക് സ്വീകരിക്കാൻ ഒക്കത്തില്ല. ത്യാഗം എന്ന് പറഞ്ഞാൽ അവിടെ ത്യാഗം മാത്രമേ ഉള്ളൂ, സ്വീകരണം സംഭവിക്കില്ല. സന്യാസത്തെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ധർമ്മത്തെ സ്വീകരിക്കുകയാണ്. ധർമ്മം എന്ന് പറഞ്ഞാൽ അതൊരു അനുഷ്ഠാനത്തെ സ്വീകരിക്കുകയാണ്. ആ അനുഷ്ഠാനമാണ് ഇവിടെ പറയുന്നത്. എന്താണ്? സംഘം തെക്കുക, ഫലം ചെയ്യുക. സംഘത്തെ ത്യജിച്ച് ഫലത്തെയും ത്യജിച്ച് സ്വാർത്ഥതയെ ത്യജിച്ച് പ്രവർത്തിക്കാതേ ഉള്ളൂ സന്യാസത്തിനർത്ഥം. പിന്നെ അല്ലാതെ എന്തെങ്കിലും സന്യാസത്തിന് അർത്ഥം കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ബാഹ്യമായ അർത്ഥമാണ്. മുട്ടയടിച്ചും മുടി വളർത്തിയും കാവിയുടുത്തും ഒക്കെയുള്ള ഒരു സന്യാസം, അത് ബാഹ്യ സന്യാസമാണ്. ഇവിടെ പറയുന്ന അതിനെക്കുറിച്ചുള്ള ആന്തരികമായ സന്യാസത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് ഇതാണ് സംഘത്തെ ത്യജിച്ച് ഫലത്തെ ത്യജിച്ച് കർമ്മം ചെയ്യുക. അത് തന്നെ ഗീതയിൽ നിർദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. അതിനപ്പുറമുള്ള സന്യാസം എന്ന് പറയുന്നത് ആത്മരതി, ആത്മനിഷ്ഠ, ഭഗവാന്റെ സന്യാസം. അത് വ്യക്തമായി ധരിച്ചിരിക്കണം ഈ സന്ദർഭത്തിലും. തൽക്കാലം ആത്മനിഷ്ഠയിലോ ആത്മരതിയിലോ ഒന്നും എത്താൻ കഴിയുന്നില്ല. തൽക്കാലം ദുഃഖിക്കാതിരിക്കാനുള്ള വഴി അതാണ് ഭഗവാൻ ഉപദേശിക്കുന്നത്. നീ എന്നെ തന്നെ ശരണം പ്രാപിക്കുക, നിന്റെ ദുഃഖമോചനം അത് ഞാൻ സാധിച്ചു തരാം എന്ന. ഇത് ഈ ഗീതയിലെ ഉപദേശം ഇത് തന്നെയാണ് സർവ ഉപദേശങ്ങളുടെയും സാരം. സർവോപദേശം എന്ന് പറഞ്ഞാൽ സർവമതങ്ങളുടെയും ഉപദേശത്തിന്റെ സാരം ഇത് തന്നെ. നിങ്ങൾ ഏത് മതഗ്രന്ഥം എടുത്ത് വായിച്ചു, ലോകത്ത് ഇന്നുവരെ ഉണ്ടായിട്ടുള്ള മതഗ്രന്ഥങ്ങൾ ആത്യന്തികമായി അവിടെ പറയുന്നത് ഇത് തന്നെയാണ്. എന്താണ് പാപമോചനം എന്ന് വെച്ചാൽ ദുഃഖത്തിൽ നിന്നുള്ള മോചനം. ആ ദുഃഖമോചനം എന്നെ ആശ്രയിച്ചാൽ ഞാൻ അത് സാധിച്ചു തരാം, ഇത് തന്നെയാണ് പറയുന്നത്. മമ എന്റെ മാർഗത്തെ തന്നെ സർവരും അനുസരിക്കുന്നു. മനുഷ്യ പാർത്ഥ സർവശഃ, മനുഷ്യരെല്ലാവരും എല്ലാ പ്രകാരത്തിലും ഒരേ ഒരു മാർഗത്തെ തന്നെ പിന്തുടരുന്നു എന്ന് ഗീതയിൽ പറയും മുമ്പ്. അത് ഇത് തന്നെയാണ്, എല്ലാവരും സ്വീകരിക്കേണ്ടി വരുന്ന ഒരു മാർഗം ഇത് തന്നെ. മുക്തന്മാരും ആത്മനിഷ്ഠന്മാരും എല്ലാം ഒഴികെ ബാക്കി സർവജീവന്മാരും അജ്ഞരായി ദുഃഖിതരായിരിക്കുന്ന സർവജീവന്മാരും പിന്തുടരേണ്ടി വരുന്ന മാർഗം ഇത് തന്നെ. അതാണ് സർവരും എന്നെ പിന്തുടരുന്നത്, എന്റെ ഉപദേശത്തെ പിന്തുടരുന്നു. ഇതാണ് ദുഃഖമോചനത്തിന് വേണ്ടി ഈശ്വരനെ ആശ്രയിക്കുക, ഈശ്വരൻ ദുഃഖത്തെ ഒഴിവാക്കുന്നു. അത് ഇത് ഈ പറഞ്ഞത് ഈ ശ്ലോകത്തിന്റെ സാരമാണ്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് പിന്നീട് ഭാഷ്യ ചർച്ചയിലേക്ക് കടക്കും. ഭക്ഷ്യകാരനോട് ചർച്ച ചെയ്യുന്നതിന് പ്രസക്തമായ പല കാര്യങ്ങളുമുണ്ട്, പ്രസക്തമല്ലാത്ത കാര്യങ്ങളും വരും. അതെല്ലാം നമുക്ക് ചർച്ച ചെയ്തേ പറ്റും. അദ്വൈതത്തെ സംബന്ധിച്ച് മുഖ്യമായ പല കാര്യങ്ങളും വരും. ഇന്ന് ചർച്ച ചെയ്തിട്ട് പ്രയോജനമില്ലാത്ത ചില കാര്യങ്ങളും വരും. അതെല്ലാം സഹിച്ചേ പറ്റും. രാമാനുജാചാര്യരും മറ്റ് വ്യാഖ്യാതാക്കളും എല്ലാം ഈ ശ്ലോകത്തെ വളരെ വിപുലമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ചർച്ച ചെയ്തിട്ട് ഏത് സിദ്ധാന്തത്തിലായാലും ശരി, ഒരു എല്ലാവരും യോജിക്കുന്ന ഒരു ഭാഗമുണ്ട്, അത് ഇത് തന്നെ. ഈ ശരണാഗതി അതൊരു സാധകന് കൂടിയേ തീരൂ, ആത്യന്തികമായി മോചനം ഈശ്വര അനുഗ്രഹം കൊണ്ട് സംഭവിക്കുന്നു. ഈ കാര്യം ഇതിലാർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. സിദ്ധാന്തങ്ങളിലും തത്വങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഇനി അടുത്ത ഭാഷത്തിൽ നോക്കുക. അസ്മിൻ ഹി ഗീതാശാസ്ത്രേ പരം നിശ്രേയസ സാധനം നിശ്ചിതം. ഈ ഗീതാശാസ്ത്രത്തിൽ നിശ്രേയസ സാധനം പരമമായ അത് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നു. കിം ജ്ഞാന കിം കർമ്മ, അത് ജ്ഞാനമാണോ അതേ കർമ്മമാണോ, അഹോസിത് ഉഭയം, അതോ രണ്ടും ചേർന്നാണോ? ഭാഷ്യകാരൻ ഇവിടെ മുഖ്യമായി ചർച്ച ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്, ജ്ഞാനമാണോ കർമ്മമാണോ. ഭക്തിക്ക് മൂന്നാം സ്ഥാനമേ കൊടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ജ്ഞാനത്തെയും ഭക്തിയെയും ഒന്നാക്കി പറയും. പല ഭാഗങ്ങളിലും ഭാഷ്യകാരനെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനവും ഭക്തിയും രണ്ടല്ല, ഒന്നാണ്. ഇനി അതിൽ നിന്നും താണതരത്തിലുള്ള ഒരു ഭക്തിയാണെങ്കിൽ അതിനെ ഇവിടെ ഗണിക്കുന്നേയില്ല. അതുകൊണ്ടാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ജ്ഞാനം കൊണ്ടാണോ അതോ കർമ്മം കൊണ്ടാണോ അതോ രണ്ടും കൂടി ചേർന്നാണോ? പുതിയ സന്ദേഹം എന്താണ്? അങ്ങനെ സന്ദേഹം വരാൻ കാരണം യജ്ഞാത്വ അമൃതമശ്രുതേ തതോ മം തത്വതോ ജ്ഞാത്വ വിശദേ തദനന്തരം ഇത്യാദീനി വാക്യാനി കേവല ജ്ഞാനാം നിശരേ സപ്രാപ്തിം ദർശയന്തി. അറിഞ്ഞിട്ട് മോചിക്കുന്നു, മോക്ഷത്തെ അറിവുകൊണ്ട് പ്രാപിക്കുന്നു. വാസ്തവത്തിൽ ഈശ്വരനെ അറിഞ്ഞിട്ട് മോക്ഷത്തെ പ്രാപിക്കുന്നു. ഇവിടെ 18-ാം അധ്യായത്തിൽ തന്നെ പറഞ്ഞു. ഇങ്ങനെയെല്ലാം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ജ്ഞാനം കൊണ്ട്, കേവലമായ ജ്ഞാനം, അതുകൊണ്ട് മോക്ഷത്തെ പ്രാപിക്കുന്നു. ഇനി വേറെടുത്ത് പറയുന്നു, കർമ്മണ്യവ അധികാരസ്ഥേ, നിനക്ക് കർമ്മത്തിലാണ് അധികാരം. കുരു കർമ്മയവ, നീ കർമ്മം തന്നെ ചെയ്യണം. നിത്യവുമാദീനി കർമ്മണം അവശ്യ കർത്തവ്യതാം ദർശയന്തി. കർമ്മങ്ങൾ ചെയ്തേ തീരുമെന്നും പറയും. ഏവം ജ്ഞാനകർമ്മണോ കർത്തവ്യത ഉപദേശ സമുച്ഛിതയോ രവി നിശ്രേയസ് ഹേതുത്വം സ്യാദരി ഭവേ സംശയഃ. ഇവിടെ ചർച്ച തുടങ്ങുന്നത്, അതിൽ മറ്റു പല വിഷയങ്ങളും വരുന്നുണ്ടെങ്കിലും ജ്ഞാനകർമ്മ സമുച്ചയത്തെക്കുറിച്ചാണ് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ജ്ഞാനകർമ്മ സമുച്ചയത്തിലൂടെ മോക്ഷം സാധിക്കാം എന്നാണ്. പിന്നെ ഈ അദ്വൈതം പഠിക്കുന്നവർ തന്നെ ജ്ഞാനകർമ്മ സമുച്ചയത്തെ ഭാഷ്യത്തിൽ ഉടനീളം നിഷേധിക്കുന്നുണ്ട്. പക്ഷെ ഈ ജ്ഞാനകർമ്മ സമുച്ചയം എന്ന് പറയുന്നത് പല വ്യാഖ്യാതാക്കളും ഗീതാ വ്യാഖ്യാതാക്കളും തെറ്റായിട്ട് ധരിച്ചിട്ടാണ് നിഷേധിച്ചിരിക്കുന്നത്, അംഗീകരിക്കുന്നതും നിഷേധിക്കുന്നു. ഭാഷ്യകാരം പറയുന്ന ഈ ജ്ഞാനകർമ്മ സമുച്ചയം എന്താണെന്നും പലർക്കും ഇത് മനസ്സിലായിട്ടില്ല. മനസ്സിലാകാതെ അതിനെ അംഗീകരിക്കുന്നവരുമുണ്ട്, നിഷേധിക്കുന്നവരുമുണ്ട്. ഒരു കാര്യത്തെ നമ്മൾ അംഗീകരിക്കണമെങ്കിലും നിഷേധിക്കണമെങ്കിലും അത് ശരിക്കും മനസ്സിലായിരിക്കുന്നു. അത് മനസ്സിലാക്കാതെ നിഷേധിക്കുന്ന അബദ്ധമാണ്, അല്ലെങ്കിൽ അംഗീകരിക്കുന്ന അബദ്ധമാണ്. ഇവിടെ ഭാഷകാരം നിഷേധിക്കുന്നു ജ്ഞാനകർമ്മ സമുച്ചയത്തെ. അപ്പൊ ജ്ഞാനകർമ്മ സമുച്ചയം എന്ന് പറഞ്ഞാൽ ജ്ഞാനവും കർമ്മവും ഒരുമിച്ച് ചെയ്യുക എന്നുള്ള ഒരു സാമാന്യ അർത്ഥം ധരിച്ചിട്ട് നമ്മുടെ സ്വാമിമാര് പറയും. എന്താണ് ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്, ജ്ഞാനവും കർമ്മവും ഒരുമിച്ച് പാടില്ല. അതുകൊണ്ട് ഞാൻ സന്യാസിയാണ്, എനിക്ക് കർമ്മം പാടില്ല, ജ്ഞാനം മാത്രമേ ഉള്ളൂ എന്ന് പറയും. ഇതല്ല ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത്, ഈ പറയുന്നതല്ല. ആരും ഒന്നും മനസ്സിലാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കത്തില്ല, അതാണ് ഏറ്റവും വലിയ കുഴപ്പം. എല്ലാവരും കുറുക്കു വഴികൾ നോക്കും, കുറുക്കു വഴികളിലൂടെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ ശ്രമിക്കും. അപ്പോൾ അത് വ്യക്തമായി ധരിക്കത്തില്ല. വ്യക്തമായി ധരിക്കാത്തതുകൊണ്ട് തന്നെ ഇതിനെല്ലാം അവനവന്റെ കൽപ്പനകളനുസരിച്ച് വ്യാഖ്യാനിക്കും, സിദ്ധാന്തങ്ങൾ പറയും. ഇത് വലിയ ദോഷം ചെയ്തിട്ടുണ്ട്. സന്യാസിമാര് കർമ്മം ചെയ്യാൻ പാടില്ല എന്നുള്ള തെറ്റിദ്ധാരണയുണ്ടായത് ഇതുകൊണ്ടാണ്. സന്യാസിമാര് കർമ്മം ചെയ്യാൻ പാടില്ല എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. സന്യാസിയായ കർമ്മം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനൊരു മിഥ്യാധാരണ വന്നത് ഈ ജ്ഞാനകർമ്മ സമുച്ചയത്തെ ശങ്കരാചാര്യർ നിഷേധിക്കുന്നത് എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയെങ്കിലും ഇത് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കും. ഈ അത്തരം ഒരു ഭ്രമം ഇങ്ങനെ പറഞ്ഞു കേട്ട് നമ്മുടെ മനസ്സിലും കടന്നു വരാം. എന്താണ്, ഞാൻ കാവ്യം എടുത്ത് സന്യാസിയായി, അപ്പോൾ ഇനി പ്രവർത്തിക്കാൻ പാടില്ല, കർമ്മം ചെയ്യാൻ പാടില്ല. അങ്ങനെയൊന്നുമില്ല. കാവ്യം എടുത്ത് സന്യാസിയാവുക, എന്നിട്ട് പിന്നെ കർമ്മം ചെയ്യാതിരിക്കുക, അങ്ങനെ ഒരു അദ്വൈതത്തെ കുറിച്ച് ശങ്കരാചാര്യരോടൊപ്പം പറയുന്നേയില്ല. ഇത് ഈ പറയുന്ന കാര്യം തെറ്റിദ്ധരിച്ചാൽ അങ്ങനെ പറയുന്നു എന്ന് തോന്നുന്നു. സർവകർമ്മത്യാഗത്തിന് അങ്ങനെ ഒരു അർത്ഥമല്ല. അതിന് ഈ കാവ്യം എടുത്തുള്ള സന്യാസവുമായിട്ട് ബന്ധമൊന്നുമില്ല. ഇത് ശരിക്കും മനസ്സിലാക്കിയാൽ അത് വ്യക്തമാകും. ഇനി വരുന്ന ഭാഗങ്ങളിൽ അതാണ് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ആൾക്കാരുടെ മനസ്സിനും അങ്ങനെ ഒരു ധാരണമാണ്, സന്യാസി എന്തെങ്കിലും പ്രവർത്തിച്ച പൊതുജനം തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ സ്വാമി പണിയെടുക്കുന്നു, സ്വാമി എന്ന് പറഞ്ഞാൽ അവരുടെ ധാരണ എന്താണ്? മേലിണങ്ങാതെ ഇരിക്കുന്നവനാണ് സ്വാമി. അതുകൊണ്ട് ഒരു സ്വാമി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പറയും, ഇയാൾ ശരിയായ സ്വാമി ആയിട്ടില്ല, ശരിയായ സ്വാമി ആകാത്തതിന്റെ ലക്ഷണമാണ് ഇയാൾ പണിയെടുക്കുന്നത് എന്നുവരെ സാധാരണക്കാരൻ മാത്രമല്ല ഈ പറയുന്ന സ്വാമിമാരും പറയും. അവരൊരു ശരിയായ നിലയിലെത്തിയിരുന്നെങ്കിൽ അയാൾ അനങ്ങാതിരുന്നില്ല. ഇയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇയാൾ ശരിയായ നിലയിലെത്തിയിട്ടില്ല. അങ്ങനെ ഒരു വികലമായ സങ്കല്പം സന്യാസത്തെ കുറിച്ച് സ്വാമിമാരുടെ മനസ്സിലും വന്നു. അത് കാരണമുണ്ട്, കാരണം പണിയെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്വാമിയാകുന്നത്, ആശ്രമത്തിൽ പോകുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അവന്റെ മനസ്സിൽ ഇതേ വരത്തുള്ളൂ, എന്താണ്? പണിയെടുക്കാതിരിക്കുന്നതാണ് സന്യാസം. കൃത്യമായി ഭക്ഷണം കഴിക്കണം, അത് വേറെ കാര്യം. ഈ ആശയക്കുഴപ്പം അത് പരിഹരിക്കണമെങ്കിൽ ജ്ഞാനകർമ്മ സമുച്ചയം എന്ന് പറയുന്നത് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കും. മുമ്പും വ്യക്തമാക്കിയിട്ടുള്ളതാണ്, അത് വ്യക്തമായവരിന് വ്യക്തമാക്കാൻ ശ്രമിക്കേണ്ട, അല്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ്. കിം പുനരത്ര മീമാംസാഫലം, ഇതൊക്കെ ചർച്ച ചെയ്തിട്ട് എന്താ കാര്യം ചോദിക്കുകയാണ്, എന്താ പ്രയോജനം? അതിനാണ് മുമ്പ് പറഞ്ഞത്, ഇത് ചർച്ച ചെയ്യണം. ഇത് മനസ്സിലാക്കാത്തതുകൊണ്ട് ഒത്തിരി ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാർ ഈ സന്യാസ വേഷവും കെട്ടിയിട്ട് നാടുകളെ അലഞ്ഞു തിരിയുന്നുണ്ട്, സർവകർമ്മ സന്യാസമൊന്നും പറഞ്ഞു. ഒത്തിരി പേര് ഇവിടെ നിന്നൊക്കെ പലരും ഹിമാലയത്തിലേക്ക് പോയിട്ടുണ്ട് സൂപ്പർ സ്വാമിമാരാകാൻ വേണ്ടിയിട്ട്. കാരണം ആശ്രമത്തിൽ നിന്ന് പ്രവർത്തിച്ചാൽ സന്യാസമാകത്തില്ല എന്നുള്ള ധാരണമുണ്ട്. അത് പരമാബദ്ധമാണ്, അങ്ങനെയൊന്നുമില്ല. പരിവ്രാജകൻ എന്നൊക്കെ പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥത്തെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അങ്ങനെ ഒരർത്ഥമില്ല. ഒരുവൻ പ്രവൃത്തിയൊന്നും ചെയ്യാതെ ചുറ്റിക്കറങ്ങി നടന്നു കഴിഞ്ഞാൽ കാവ്യം കൊടുത്ത് അതിന് പരിപ്രാജകൻ എന്നുള്ള അർത്ഥമൊന്നുമില്ല. അദ്വൈത മതമനുസരിച്ചില്ല, ഒരു മതമനുസരിച്ചുമില്ല. എന്നാലും അങ്ങനെ ഒത്തിരി പേര് ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സന്യാസം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിനൊരു ഭാരമായി തീർന്നു. കാരണം പണിയെടുക്കാത്ത കുറെ എണ്ണത്തിന് തീറ്റിപ്പോറ്റേണ്ട ചുമതല സമൂഹത്തിൽ വന്നു ചേർന്നു. അതാണ് ഈ സന്യാസത്തെ തെറ്റിദ്ധരിച്ചതിന്റെ ഗുണം. അപ്പൊ അത് മാറണമെന്നുണ്ടെങ്കിൽ ശങ്കരാചാര്യർ നിഷേധിച്ച ജ്ഞാനകർമ്മ സമുച്ചയം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കും. ഇത് മനസ്സിലാകത്തില്ല. ഞാൻ 100 തവണ പറഞ്ഞ് കേട്ടോണ്ടിരുന്നവര് വീണ്ടും പഴയതേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതല്ലേ സ്വാമി സന്യാസം എന്ന് വീണ്ടും ചോദിച്ചിട്ടുണ്ട്, ഇതാണോ സന്യാസം എന്നും ചോദിച്ചിട്ടുണ്ട്, ഇതെന്ത് സന്യാസം എന്നും ചോദിച്ചിട്ടുണ്ട്. സന്യാസം പിടികിട്ടുന്നില്ല, കാരണം അങ്ങനെ പതിഞ്ഞുപോയി മനസ്സിൽ. ഇവിടെ ഭാഷകാരൻ പറയുന്നത് എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടിയെങ്കിലും ഇത് മനസ്സിലാക്കണം, എന്താണ് ശരിയായിട്ടുള്ള സന്യാസം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടെങ്കിലും. നന്നു ഏത ദേവ യേശാം അന്യതമസ്യ പരമനിശ്രേയസ സാധനത്വ അവധാരണം. പരമനിശ്രേയസത്തിനുള്ള സാധനം എന്താണ്? ഇതിലേതാണ്? ജ്ഞാനമാണോ കർമ്മമാണോ തുടങ്ങിയ കാര്യങ്ങളെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ഈ ചർച്ച. അതോ വിസ്തീർണതരം മീമാംസ്യമേത്. അതുകൊണ്ട് ഇതൽപ്പം വിശദമായി തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വിശദമായി ചിന്തിച്ചിട്ടും കാര്യമൊന്നുമില്ല മനസ്സിലായില്ലെങ്കിൽ. മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്, ഇതൊന്ന് വിപുലമായി ചർച്ച ചെയ്യണം. എന്താണ് സന്യാസം? ആത്മജ്ഞാനസ്യതു കേവലസ്യ നിശ്രേയസ ഹേതുത്വം ഭേദപ്രത്യ നിവർത്തകത്വേന കൈവല്യ ഫലാവസാനത്വ. മോക്ഷഫലത്തിൽ ആത്യന്തികമായി എത്തിക്കുന്ന എന്താണ്? ആത്മബോധം തന്നെ. അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അവിടെ ആത്മബോധം എന്നുള്ള ശബ്ദത്തിൽ വരുന്ന വ്യത്യാസങ്ങളാണ്. ചിലർ ആത്മബോധം എന്ന് പറയും, ചിലർ പറയും ഈശ്വരബോധം. ഇതിലാണ് കിടന്ന് കടിപിടി കൂടുന്നത്. ആത്മബോധം അല്ലെങ്കിൽ ഈശ്വരബോധം അതെങ്ങനെ നേടാമെന്നുള്ളതിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ നടത്തുന്നത്. ചിലർക്ക് അത് കർമ്മം കൊണ്ട് നേടാം, ചിലർക്ക് അങ്ങനെയല്ല, ജ്ഞാനനിഷ്ഠ കൊണ്ടേ നേടാൻ പറ്റൂ. ഈ തരത്തിലുള്ള വാദങ്ങളാണ്. എന്തായാലും ചിലർക്ക് ആത്മജ്ഞാനം എന്നുള്ളത് ഭക്തി എന്ന് പറയുന്നതും രണ്ട് രണ്ട് ധ്രുവങ്ങളിലാണ്. ആത്യന്തികമായി ഇതെല്ലാം ഒന്നാണെന്ന് ധരിച്ചു കഴിഞ്ഞാൽ അത് നിശ്രേയസത്തിന് ഹേതുവായിത്തീരുന്നു. ആത്മജ്ഞാനസ്യതു കേവലസ്യ നിശ്രേയസ് ഹേതുത്വം. ഇവിടെ ആചാര്യസ്വാമികൾ പറയുന്ന അത് അതിന്റെ സൂക്ഷ്മമായ രീതിയിൽ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വ്യത്യാസമൊന്നുമില്ല. ആത്യന്തികമായി അവിടെ തന്നെ വേറൊരു ഭാഷയിൽ മറ്റുള്ളവരെല്ലാം എത്തി നിൽക്കുന്നു എന്നേ ഉള്ളൂ. കേവലമായ ആത്മജ്ഞാനമാണ് മോക്ഷത്തിന് കാരണം. ആത്മജ്ഞാനം എന്നുള്ള ശബ്ദത്തിന് പകരം ഭക്തി എന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന് വ്യത്യാസമൊന്നുമില്ല. ഇതിന്റെ എല്ലാം താഴ്ന്ന തലങ്ങളിൽ നിന്നൊക്കെ ഭേദമുണ്ട് താനും. അവിടെയാണ് തമ്മിൽ ഈ അടിക്കുന്നതല്ല. ഇതെന്ത് ചെയ്യുന്നു? ഭേദപ്രത്യ നിവർത്തകത്വേന ഭേദ ബോധത്തെ നിരാകരിച്ചുകൊണ്ട് കൈവല്യ ഫലാവസാനത്വ മോക്ഷഫലത്തെ നൽകുന്നതാണ്. അതും എല്ലാവർക്കും എന്താണ് സമ്മതമുള്ള കാര്യമാണ്. ആ മോക്ഷത്തിൽ ഭഗവാനും പറയുന്ന എന്താണ്? സമ സർവേഷു ഭൂതേഷു, സർവഭൂതങ്ങളിൽ സമത്വം. ഭേദബോധത്തെ നിരാകരിക്കുന്നു. സമദർശിനഃ പണ്ഡിതാ സമദർശിനഃ. ഇത് ഏത് വ്യാഖ്യാതാവിനാണ് നിഷേധിക്കാൻ പറ്റുന്നത്? ആ പരമമായ നിലയിൽ ആർക്കും വ്യത്യാസമില്ല, ഒന്ന് തന്നെ പറയുന്നു. അതിനെക്കുറിച്ച് അല്പം വിശദമായി ചർച്ച ചെയ്തിട്ട് എന്താണ് സന്യാസം അതൊന്ന് മനസ്സിലാക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ജ്ഞാനകർമ്മ സമുച്ചയം എന്ന് പറയുന്ന വിഷയത്തെ മനസ്സിലാക്കുന്നത് എന്താണ് സന്യാസം എന്ന് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അത് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് തുടർന്നു വരുന്ന ഭാഷ്യം ശ്രദ്ധിക്കാം, അല്ലാത്തവർക്ക് അതിന്റെ ആവശ്യമില്ല. ഭാഷ്യകാരൻ പറയുന്നു, ക്രിയാകാരക ഫലഭേദ ബുദ്ധിർ അവിദ്യയ ആത്മനി നിത്യപ്രവൃത്ത. ആത്മാവിൽ അനാദിയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ക്രിയാബുദ്ധി, കാരകബുദ്ധി, ഫലബുദ്ധി, ഇത്തരത്തിലുള്ള ഭേദബുദ്ധികൾ. ഞാൻ പ്രവർത്തിക്കുന്നവനാണ്, ഞാൻ പരമപരിശുദ്ധമായ ആത്മസ്വരൂപമാണ്, അല്ലെങ്കിൽ സർവാന്തര്യാമിയായിരിക്കുന്ന ഈശ്വരനാണ് എന്റെ അന്തസ്ഥിതനായിരിക്കുന്നത്, ഇത്തരം ബോധമൊന്നുമില്ലാതെ ഈ കർമ്മകോലാഹലങ്ങളിൽ പെട്ടിരിക്കുന്നവൻ, അതിന് കാരണമായിരിക്കുന്ന അവന്റെ ആ ബോധം, അത് ഈ ജീവന്റെ അനാദിയായ ആ പ്രവാഹത്തിൽ അവനോടൊപ്പം ഉള്ളതാണ്. നിത്യപ്രവൃത്ത മമ കർമ്മ അഹം കർത്ത അമുഷ്മി ഫലായ ഇതം കർമ്മ കരിഷ്യാമി ഇതീയം അവിദ്യ. ഇതാണ് സന്യസിക്കേണ്ടത്. എന്താണ്? ദാ എനിക്കിവിടെ ഈ കർത്തവ്യമുണ്ട്, ഇത് ഞാൻ ചെയ്യുന്നു, ഇതുകൊണ്ട് ഞാൻ ഇന്നത് നേടും, ഇന്നത് നേടാൻ വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്യും. ഈ തരത്തിലുള്ള ധാരണകൾ, സങ്കല്പങ്ങൾ, ഇതിനെ തിരിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ ഭാഷകാരൻ പറയുന്നത്. അല്ലാതെ താൻ ചെയ്യുന്ന പ്രവൃത്തി ഉപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. ഇതി എം, ഇത് അവിദ്യ, ഇതാണ് അവിദ്യ. അനാദികാല പ്രവൃത്ത ജീവൻ അനാദിയായി കൊണ്ടു നടക്കുന്നതാണ്. അസ്യ അവിദ്യായ നിവർത്തകം, ഈ അവിദ്യയെ ഇല്ലാതാക്കുന്ന എന്താണ്? അയമഹമസ്മി കേവലു അകർത്ത അക്രിയു അഫല നമത്വ അന്യു അസ്ഥി കശ്ചിത്. അയമഹമസ്മി, ഞാൻ ഇതിനെല്ലാം അതീതനാണ്, കേവലനാണ്, കർമ്മരഹിതനാണ്, വ്യാപാരശൂന്യനാണ്, എന്നിൽ സ്വർഗ നരകാദി സുഖദുഃഖാദി ഫലങ്ങളില്ല. അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശേഷിതഃ പറഞ്ഞല്ലോ അർജുന. ഞാൻ തന്നെയാണ് നീയായിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അഹം ആത്മാ സർവഭൂതാശിഷ്ടത സർവപ്രാണികളുടെയും അന്തരാത്മാവായിരിക്കുന്നത്. അത് തന്നെ ഇവിടെ ഭാഷ്യകാരൻ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. ഇത്യേവം രൂപ ആത്മവിഷയം ജ്ഞാനം, ഇങ്ങനെയുള്ള ആത്മബോധം, അത് ഉത്പദ്യമാനം കർമ്മപ്രവൃത്തി ഹേതുഭൂതായ ഭേദബുദ്ധേർ നിവർത്തകത്വ. അതാണ് കർമ്മസന്യാസം എന്ന് പറയുന്നത്. കർമ്മസന്യാസം എന്ന് പറയുന്നത് കർമ്മത്തെ വേണ്ടെന്ന് വയ്ക്കുന്നതല്ല, ഞാൻ ഇന്ന ഇന്ന പ്രവൃത്തികളൊന്നും ചെയ്യുന്നില്ല എന്ന് വയ്ക്കുന്നതല്ല. പിന്നെയോ കർമ്മപ്രവൃത്തിക്ക് ഹേതുവായിരിക്കുന്ന ഭേദബുദ്ധി ഇല്ലാതാക്കുന്നതാണ്, അതാണ് കർമ്മസന്യാസം. ഭേദബുദ്ധിയാണ് കർമ്മത്തിന് കാരണമായിരിക്കുന്നത്. ആ ഭേദബോധത്തെ നിഷേധിക്കുമ്പോൾ അവിടെ വരുന്നുള്ളൂ കർമ്മസന്യാസം. കർമ്മത്തെ നോക്ക് മാറ്റിവെക്കാം, അതാകാം അത് നിഷേധിക്കുന്നു. കർമ്മത്തെ മാറ്റിവെക്കുന്നു, കർമ്മത്തെ മാറ്റിവെക്കുന്ന എങ്ങനെ? ഞാൻ കരുതുന്നു ആ എനിക്ക് അരമണിക്കൂർ ധ്യാനിക്കണം, അത് കഴിഞ്ഞിട്ട് പ്രവർത്തിക്കാം. ശരി, അത് കർമ്മത്തെ മാറ്റിവെക്കലാണ്, കർമ്മത്യാഗമല്ല. കർമ്മം പോകുന്നില്ല, കാരണം കർമ്മം കാത്തു നിൽക്കുകയാണ് ധ്യാനിച്ചു വരുമ്പോൾ അവനെ പിടികൂടാൻ വേണ്ടി. അത് നമുക്ക് സാധ്യമാകും, അത് സന്യാസമല്ല, അത് ആർക്കും ചെയ്യാം. സന്യാസം എന്ന് പറയുന്നതോ ഇതിന്റെ കാരണമില്ലാതാകണം, ഭേദബുദ്ധി ഇല്ലാതാകണം. തുശബ്ദ പക്ഷദ്വയ വ്യാവൃത്തിയർത്ഥ കേവലേഭ്യ കർമ്മഭ്യം ജ്ഞാന കർമാഭ്യാം സമുച്ചിതാഭ്യാം നിശ്രേയസ പ്രാപ്തിരതി പക്ഷദ്വയം നിവർത്തയതി. കേവലമായ കർമ്മം കൊണ്ട് മോക്ഷം നേടാൻ കഴിയുമോ? കഴിയത്തില്ല. എന്നുവെച്ചാൽ ഭക്തിയും ജ്ഞാനവും വിവേകവും ഒന്നും കൂടാതെ. കേവല കർമ്മം എന്ന് പറയുമ്പോൾ എന്താണ്? കർമ്മഭ്രാന്ത്. യാതൊരു വിവേകമില്ലാതെ ഈ കർമ്മത്തിൽ മുഴുകി തന്നെ കഴിയും. അങ്ങനെ നമുക്ക് കാണാം നമ്മുടെ ചുറ്റും കർമ്മഭ്രാന്തന്മാരെ. അവർക്ക് ആത്മചിന്തയ്ക്ക് സമയമില്ല, ഈശ്വര ചിന്തയ്ക്ക് കൂടി സമയമില്ല. അതില്ലാതെ അവർ ലൗകികമായ ഫലങ്ങളെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് കർമ്മങ്ങളിൽ മുഴുകി കഴിയുന്നു. ശ്രേഷ്ഠങ്ങളെന്ന് നമുക്ക് തോന്നുന്ന കർമ്മങ്ങളെ ചെയ്യുന്നു, അതാണ് കർമ്മഭ്രാന്ത്. അതാണ് കേവല കർമ്മം എന്ന് പറയുന്നത്. അഹന്തിയും മമതയും എല്ലാം അവിടെയുണ്ട്, അതുകൊണ്ട് ഇല്ല. ഇനി ജ്ഞാനകർമ്മഭ്യാം സമുച്ചിതാഭ്യാം, ജ്ഞാനകർമ്മ സമുച്ചയം കൊണ്ട്. അവിടെ കർമ്മം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുന്നു, ഇവിടെ ജ്ഞാനകർമ്മ സമുച്ചയത്തിലെ കർമ്മം എന്ന് പറയുന്നത് എന്താണ്? അഗ്നിഹോത്രാദി കർമ്മങ്ങൾ. അതിനെ ജ്ഞാനവുമായിട്ട് സമുച്ചയിക്കുന്ന കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് മോക്ഷമുണ്ടാകുമെന്ന് പണ്ടാരോ പറഞ്ഞു ഭാഷ്യകാരന് മുമ്പ്, അതിനെ നിഷേധിക്കുകയാണ്. അതാണ് ജ്ഞാനകർമ്മ നിഷേധമെന്ന് പറയുന്നത്. മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അതായത് വൈദികമായ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ഞാൻ കർത്താവാണ് ചെയ്യുന്നവനാണെന്ന് ഭാവന ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അത്തരം ഒരു ഭാവന ചെയ്യുന്നവന് ഞാൻ അകർത്താവായ ആത്മാവാണെന്ന് കൂടി ഭാവന ചെയ്യാൻ പറ്റത്തില്ല, രണ്ടും ഒരേ സമയം നടക്കത്തില്ല. അത് സാധ്യമല്ല എന്ന് പറയുന്നതിനാണ് ജ്ഞാനകർമ്മ സമുച്ചയ നിഷേധമെന്ന് പറയുന്നത്. അല്ലാതെ ഒരാൾ ആധ്യാത്മിക മാർഗത്തിൽ വന്ന് ഈശ്വരീയമായ മാർഗത്തിൽ ജീവിച്ചുകൊണ്ട് അയാളുടെ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതിനല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുകയും ആത്മചിന്ത ചെയ്യുന്നതിനെയല്ല ജ്ഞാനകർമ്മ സമുച്ചയം എന്ന് പറയുന്നു. അകാര്യത്വ അച്ഛ നിശ്രേയസ്യ കർമ്മസാധനത്വ അനുപത്തി. കർമ്മം കൊണ്ട് നമ്മൾ നേടുന്ന എന്താണ്? ഈ ലോകത്തിൽ പലതും നേടും, കർമ്മകാര്യങ്ങളെ നേടും. അത് കർമ്മം കൊണ്ട് നേടാം, പക്ഷെ നിശ്രേയസം മോക്ഷം അത് സാധ്യമല്ല എന്നാ പറയുന്നു. നഹി നിത്യം വത്തു കർമ്മണ ജ്ഞാനേന വാ ക്രിയതെ. ആത്മനിഷ്ഠയെന്ന് തന്നെ നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ പരമാത്മപ്രാപ്തി എന്ന് പറയുന്നു, അതാണ് മോക്ഷം എന്ന് പറയാം. ഒന്നുകിൽ ആത്മനിഷ്ഠയെന്ന് പറയാം, അല്ലെങ്കിൽ ഈശ്വരപ്രാപ്തി എന്ന് പറയും. ഐശ്വരപ്രാപ്തി എന്ന് പറയുന്നത് ഐശ്വര സ്വരൂപത്തിൽ നിന്നും അവിചലമായ ഭാവമാണ്. ഈശ്വരൻ നമ്മളുണ്ടാക്കിയല്ല, നിത്യശുദ്ധനാണ് ഈശ്വരൻ. അത് കർമ്മം കൊണ്ട് അല്ലെങ്കിൽ ജ്ഞാനം കൊണ്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? ഈശ്വരപ്രാപ്തി ഇവിടെ പറയുന്ന എന്താണ്? നഹി നിത്യം വസ്തു കർമ്മണ ജ്ഞാനേനവാ ക്രിയതേ. ജ്ഞാനം കൊണ്ട് നിങ്ങൾ മോക്ഷത്തെ പ്രാപിക്കുന്നു, അങ്ങനെ ധരിച്ചുകളയുക. കർമ്മം കൊണ്ട് പ്രാപിക്കുന്നു എന്ന് ധരിക്കുന്നത് പോലെ തന്നെ ഒരു അബദ്ധം അതിനകത്തുമുണ്ട്. ചിലർ അങ്ങനെ ധരിക്കുന്നുണ്ട്. ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നു, ജ്ഞാനം കൊണ്ട് മോക്ഷം നേടാം, അതുകൊണ്ട് ഞങ്ങൾ ജ്ഞാനം കൊണ്ട് മോക്ഷം നേടുന്നു എന്ന് പറയുന്നു. അതിനിവിടെ നിഷേധിക്കുകയാണ്. അങ്ങനെ ധരിക്കരുത്. ജ്ഞാനം കൊണ്ടും നേടാൻ പറ്റത്തില്ല, കർമ്മം കൊണ്ടും മോക്ഷം നേടാൻ പറ്റത്തില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട്? മോക്ഷം നിത്യമാണ്, ഈശ്വരൻ നിത്യമാണ്, ഈശ്വരപ്രാപ്തിയും നിത്യം തന്നെ. കർമ്മം കൊണ്ട് അതിനെ നേടാമെന്ന് പറയുന്നത് പോലെ തന്നെ ഉള്ള അബദ്ധമാണ് ജ്ഞാനം കൊണ്ട് നേടാമെന്ന് പറയുന്നതും, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ചേർത്ത് നേടാമെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ അതിന്റെ ആ പരമമായ സൂക്ഷ്മമായ നിലയിവിടെ ഭാഷ്യകാരൻ വ്യക്തമാക്കുകയാണ്. അതെല്ലാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവ പാപേഭ്യോ മോക്ഷയിഷ്യാമി മാശുച. ഇദം തേ നാതപസ്കായ ഭക്തായ കദാചന ന ച ശുശ്രൂഷവേ വാച്യം ന ച മാമ്യോഭ്യസൂയതി യൈമം പരമം ഗുഹ്യം മദ്ഭക്തേഷു വിധാസ്യതി ഭക്തിം മയി പരാം കൃത്വാ സംശയ നസ്മാനുഷ്യേഷു കശ്ചിത് മേ പ്രിയകൃത്തമാ ഭവിത നേ തസ്മാത് അന്യപ്രിയതരോ ഭുവി അധ്യേഷ്യത്തെയൈമം ധർമ്മ്യം സംവാദമാവയോ ജ്ഞാനയജ്ഞേന തേനാഹം ഇഷ്ടസ്യാമിതി മേ മതി ശ്രദ്ധാവാനന സൂയശ്ച ശൃണുയാദപി യോ നര സോപി മുക്തശുഭാൻ ലോകാൻ പ്രാപ്നുയാത് പുണ്യകർമ്മണാം കച്ചിദേദശ്രുതം പാർഥ ത്വയേകാഗ്രേണ ചേതസ കച്ചിദജ്ഞാനസമ്മോഹ പ്രനഷ്ടസ്തേ ധനഞ്ജയ. അർജുന ഉവാച നഷ്ടോ മോഹസ്മൃതിർലബ്ധ പ്രസാദാന്മയച്യുത സ്ഥിതോസ്മിഗത സന്ദേഹ കരിഷ്യേ വചനം തവ. സഞ്ജയ ഉവാച ഇത്യഹം വാസുദേവസ്യ പാർത്ഥസ്യ ച മഹാത്മനാ സംവാദം ഇമം അശ്രൗഷം അദ്ഭുതം രോമഹർഷണം വ്യാസപ്രസാദാത് ശ്രുതവാൻ ഏതദ്ഗുഹ്യമഹം പരം യോഗം യോഗേശ്വരാത് കൃഷ്ണാത് സാക്ഷാത് കഥയത സ്വയം രാജൻ സംസ്മൃത്യ സംസ്മൃത്യ സംവാദമിമം അദ്ഭുതം കേശവാർജുനയോ പുണ്യം പശ്യാമി ച മുഹുർമുഹു തച്ച സംസ്മൃത്യ സംസ്മൃത്യ രൂപമത്യദ്ഭുതം ഹരേ വിസ്മയോ മേ മഹാൻ രാജൻ.